സൂത്രം അന്തരധികരണം ഇരുപതാമത്തെ സൂത്രം. അന്തഃ തദ്ധർമ്മോപദേശാത് ഇതം ആമനായതേ അഥ യേഷു അന്തരാദിത്യേ ഹിരണ്മയ പുരുഷോ ദൃശ്യതേ ഹിരണ്യശ്മശ്രു ഹിരണ്യകേശഃ ആപ്നഖാത് സർവേ ഏവ സുവർണഃ അന്തരക്ഷിണിപുരുഷോ ദൃശ്യതി ഇത്യാദി. ഇത് ഛാന്ദോഗ്യത്തിലെ ഭാഗമാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ആദിത്യ പുരുഷനെ കുറിച്ച്. ഭാഗത്ത് പറഞ്ഞു നമ്മുടെ ബ്രഹ്മം ഉപാസിക്കേണ്ടതല്ല, അറിയേണ്ടതാണ് എന്ന് പറഞ്ഞു. കാരണം അവിടെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നിടത്ത് സ്വപ്രധാനമായ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു. സ്വയം പ്രധാനമായിരിക്കുന്ന ബ്രഹ്മം അവിടെ തത്വം എന്താണോ അതവിടെ വെളിപ്പെടുത്തി എന്നാണ്. അങ്ങനെ വെളിപ്പെടുത്തുന്നിടത്ത് അത് അറിയാൻ വേണ്ടിയിട്ടാണ്. തത്വത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു, ശ്രോതാവ് തത്വത്തെ ഗ്രഹിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. തത്വഗ്രഹണത്തിൽ അത് പൂർണ്ണമാണ്, ഉപദേശം പൂർണ്ണമാണ്. ഗ്രഹണത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും അപൂർണത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉപദേശത്തിൽ തന്നെ തത്വം ഒരാൾക്ക് ഗ്രഹിക്കാം പൂർണ്ണമായി. അങ്ങനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ മനന നിധ്യാസനങ്ങൾ, അത് അധികാരഭേദമനുസരിച്ച് അതെല്ലാം ചർച്ച ചെയ്തതാണ്. ഇവിടെ അതല്ല, ഇവിടെ ഉപാസനയാണ്. ഈ അധികരണത്തിൽ ചർച്ച ചെയ്യുന്നു. ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം. ഉപാസന എന്ന് പറയുമ്പോൾ നമ്മൾ പല അർത്ഥവും ധരിച്ചിരിക്കും. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം. അതും ഇവിടുത്തെ ഉപാസനയുടെ പ്രത്യേകത എന്താണ്? ഇത് വൈദിക ഉപാസന. സാധാരണ ലോകത്ത് നടപ്പുള്ള ഉപാസന എന്ന് പറയുന്നത് വൈദിക ഉപാസനയല്ല. വിഷ്ണുവിനെ ഉപാസിക്കുക, ശിവനെ ഉപാസിക്കുക, ഭാഷകാരനും ചില സ്ഥലങ്ങളിലൊക്കെ അത് സൂചിപ്പിക്കും. സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപാസിക്കുക, ശിവലിംഗത്തിലൂടെ ശിവനെ ഉപാസിക്കുക, ഇതെല്ലാം ഇതിഹാസ പുരാണങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. മുഖ്യമായത് പൗരാണിക ഉപാസന എന്ന് പറയും. അതിവിടെ പറയുന്ന ഉപാസനയുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ഉപാസന എന്ന് പറയുന്നത് വേദാധ്യയനം ചെയ്തവർക്ക്, വേദാധ്യയനം ചെയ്ത് വേദത്തിന്റെ താല്പര്യം ഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാകും. എന്തായി പറഞ്ഞിരിക്കുന്നത് അവിടെ ഇത്തരം ഉപാസനകൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ഋഷിമാർ ആദിത്യ പുരുഷനെ ഉപാസിക്കുക, ഈ ഉപാസനകളൊക്കെ പിൽക്കാലത്ത് മാറി മാറി വന്നാണ്. അത് പൗരാണികമായി പിന്നെ അത് നാട്ടാചാരമായൊക്കെ വരുമ്പോഴാണ് ആദിത്യ പൂജയും മറ്റും വരുന്നത്. അതിൻ്റെയൊക്കെ തന്നെ രൂപാന്തരങ്ങളാണ്. വൈദിക ഉപാസന അങ്ങനെയല്ല, അത് എന്തെങ്കിലും രൂപാന്തരപ്പെട്ട ഉപാസനയല്ല, അത് പ്രാകൃത മനുഷ്യർക്ക് സാധ്യമായ ഉപാസനയല്ല. പ്രാകൃത മനുഷ്യരെന്ന് പറയുമ്പോൾ ശ്രൗത ജ്ഞാനമില്ലാത്തവർക്ക്, ശ്രുതിയെ സംബന്ധിച്ചുള്ള ജ്ഞാനമില്ലാത്തവർക്ക്. ഈ ഉപാസനകളെല്ലാം ശ്രുതിയെ അവലംബിച്ച് തന്നെ നടക്കണം. കാരണം അത് ശ്രുതിയെ വെളിപ്പെടുത്തി, ശ്രുതിയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രുതിയിൽ നിന്നൊരാൾക്ക് വെളിപ്പെടണമെങ്കിൽ അവിടെ അയാൾക്ക് ശ്രൗതജ്ഞാനം വേണം. അതായത് ശ്രുതി, വേദം, വേദശബ്ദത്തെക്കുറിച്ചുള്ള ജ്ഞാനം, വേദാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ഇതെല്ലാം വേണം. അത് സ്വാധ്യായം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അതെല്ലാം ഉണ്ടാകും. പക്ഷെ ആദിത്യന് പൊങ്കാല ഇടുന്നതിനൊന്നും ആവശ്യമില്ല. അത് വേറെ, അത് ഉപാസനയാണ്. പക്ഷെ അത് വേറെ. അപ്പൊ അതുവിധം രണ്ടും രണ്ടാണ്. ഇത് വൈദികമായ ഉപാസന. അപ്പോൾ ഉപാസനയ്ക്ക് വേണ്ട ഭാഗങ്ങളും ശ്രുതി തന്നെയുണ്ട്. അത് പലതരത്തിലുള്ള ഉപാസനയെക്കുറിച്ച് നമ്മൾ പല ഭാഗത്തും ചർച്ച ചെയ്തിട്ടുണ്ട്, പലതും ചർച്ച ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട്? കാരണം ഇവിടെ ഇത് വൈദിക ഉപാസനയാണ്, പക്ഷെ ഇവിടെ ഈശ്വര ഉപാസനയാണ്. വേദത്തിൽ ഇന്ന തരത്തിലെ ഉപാസന എന്ന് പറയാൻ പറ്റില്ല, പലതരത്തിലുണ്ട് ഉപാസന. അവിടെ സൃഷ്ടമായി ഏതിനെ ഉപാസിക്കും? പക്ഷെ ഇതിനെ എടുത്തു പറയുന്നത് ഇത് ഇതിന് പ്രാധാന്യമുണ്ട്, ഇത് ഈശ്വര ഉപാസന. അപ്പോൾ ഇവിടെ ആദിത്യ പുരുഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഛാന്ദോക്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ സംശയം ഉണ്ടാകുന്നു, ഇത് ആരെ കുറിച്ചായി പറയുന്നത്? കർമ്മ ഉപാസനയെല്ലാം ചെയ്ത് ആദിത്യ മണ്ഡലത്തിൽ എത്തിച്ചേർന്ന ഒരു സംസാരി, ഒരു ജീവൻ, അതിനെക്കുറിച്ചാണോ പറയുന്നത്? ആദിത്യ പുരുഷൻ അങ്ങനെയുള്ള കർമ്മ ഉപാസനകളൊക്കെ അനുഷ്ഠിച്ച് സിദ്ധിയെ നേടിയ ഏതെങ്കിലും ഒരു സിദ്ധ പുരുഷനെ ഉപാസിക്കാനാണോ പറയുന്നത്? അത് ഈശ്വരനെയാണ്. ഈ ലോകത്ത് മനുഷ്യരൂപത്തിൽ ജീവിച്ചിട്ട് ഇവിടെ സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ച് പ്രാണഗതി ഊർധ്വമായി മറ്റേതെങ്കിലും ലോകത്തെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അദ്വൈത ഇതനുസരിച്ച് അത് സംസാരി തന്നെയാണ്. എത്ര വലിയ സിദ്ധിയെ പ്രാപിച്ചാലും ശരി, സംസാരി തന്നെയാണ്. എന്തുകൊണ്ട്? സംസരണം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജീവന്റെ ഉത്ക്രമണം. തത്വജ്ഞാനി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സംസാരികളാണ്. സാധാരണ പറയാറില്ലേ ഉച്ചി പൊട്ടിപ്പോകുന്നൊക്കെ, ഉച്ചി പൊട്ടിപ്പോകുന്നൊക്കെ സംസാരികളാണ്. എന്തുകൊണ്ട്? ജീവന് സംസരണം സംഭവിക്കുന്നു, ഉത്ക്രമണം സംഭവിക്കുന്നു. അവിടെ പറഞ്ഞു ജായസ്വ മ്രിയസ്വ ഇത്യേത തൃതീയ സ്ഥാനം. ഈ ലോകത്തിന് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, തൃതീയ സ്ഥാനം. പിന്നെ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവരുണ്ട്, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നവരുണ്ട്. എവിടെ പോക്ക് വരവുണ്ടോ അല്ലെങ്കിൽ പോക്കുണ്ടോ അത് സംസരണമാണ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് ശ്രേഷ്ഠമാണ്. ജയസോ മറിയസോ എന്ന് പറയുന്ന തൃതീയ സ്ഥാനം, ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സംസരണം, അതിനപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് ദക്ഷിണായനം. അതിനപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് ഉത്തരായണം. പക്ഷെ ജീവന് എല്ലായിടത്തും എന്ത് സംഭവിക്കുന്നു? സംസരണം, ഗതി സംഭവിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിൽ ഇതെല്ലാം സംസാര അന്തർഗതമാണ്. യോഗികൾ അങ്ങനെ ഊർധ്വഗതി സംഭവിച്ച് ആദിത്യ ലോകത്തിലെത്തിച്ചേരുന്ന ഏതെങ്കിലും ഒരു യോഗിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു സംസാരിയാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതോ പരമാത്മാവാണോ? ഇതാണ് പൂർവക്ഷേറും. ഇതൊരു സംസാരിയാണ്, കർമ്മോപാസനകളെല്ലാം ചെയ്ത് വലിയ നിലയിലെത്തിയ ഒരു യോഗിയെക്കുറിച്ചാണ് പറയുന്നത്. സിദ്ധാന്തിപരമല്ല, ഇത് പരമാത്മാവ് തന്നെയാണ്, പരമാത്മ ഉപാസനയാണ്, പരമാത്മധ്യാനത്തിന് വേണ്ടി ഇത് പറയുന്നതാണ്. ചാന്തോക്യത്തിൽ ഇത് വരുന്ന ഭാഗത്ത് ഭാഷകാരൻ ഇത് പരമേശ്വരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനൊരു പൂർവപക്ഷവും സിദ്ധാന്തമൊന്നും വന്നിട്ടില്ല. ഇത് ജീവനാണോ പരമാത്മാവാണോ, അങ്ങനെ ഒരു ചോദ്യം. അവസാനം ഇത് പരമാത്മാവാണ്, അങ്ങനെ ഒരു സമാധാനം, അതൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് പരമേശ്വരനാണെന്ന് അവിടെ പറയുന്നുണ്ട്. ദേവദാത്മാ, ദേവതാ ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. ദേവതാ ശബ്ദം പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇവിടെ അത് വ്യക്തമായി നിർദ്ദേശിക്കുന്നു. അതിന് ഉള്ളൊരു പ്രധാന കാരണം തൊട്ടു മുമ്പ് നിർഗുണ തത്വത്തെ കുറിച്ചാണ് പറഞ്ഞു. നിർഗുണ തത്വത്തെ ശ്രുതി ഉപദേശിക്കുമ്പോൾ ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി, അങ്ങനെ ഗ്രഹിക്കാൻ കഴിയാത്തവരെന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്രഹിക്കാനും കഴിയാത്ത വൈദികന്മാർക്ക് വേണ്ടി, വേദാധ്യയനം ചെയ്യുന്നവർക്ക് വേണ്ടി ശ്രുതി എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ പരമേശ്വര ധ്യാനം അത് നിർദ്ദേശിച്ചിരിക്കുന്നു. അതുമാകാം. അപ്പോ ധ്യാനം അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യമല്ല, ശ്രുതിക്കും വിരുദ്ധമായ കാര്യമല്ല. പക്ഷെ അത് ആർക്ക് എങ്ങനെ എന്തിന് എന്നെല്ലാമുള്ള കാര്യം വേർതിരിച്ചറിയണം. സാർ നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ള ധ്യാനങ്ങളെയല്ല ഇവിടെ പറയുന്നു എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ തത്വജ്ഞാനത്തെ വിശദമാക്കി, ആ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിന് അധികാരികളല്ലാത്തവർ സ്വാഭാവികമായ ആ ബ്രഹ്മത്തെ ധ്യാനിക്കുക അവർക്ക്, അതാണ് ഈ അധികരണത്തിന്റെ താല്പര്യം. അതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, തത്വജ്ഞാനം ശ്രവിച്ചാലും പലർക്കും പരാതിയുണ്ട്, ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാകാൻ കഴിയാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും വേണം, അവരെ ധ്യാനിക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് ഇതം അമ്നായതേ, ഇങ്ങനെ ശ്രുതി പറയുന്നു. അഥ ഇവിടെ ചാന്ദോഗികത്തിൽ ഇതിന് തൊട്ടു മുമ്പ് നാരദ ഇവിടെയാ വരുന്നത്, നാരദ സനത്കുമാര സംവാദം എന്നാണ് ഏഴാം. അല്ല, ഇത് ഇതാദ്യം വരുന്നതാണ്, തുടക്കത്തിൽ വരുന്നതാണ്, ഒന്നാം അധ്യായത്തിൽ വരുന്നതാണ്. സനത്കുമാര ഏഴാം അധ്യായത്തിൽ, ഇവിടെ ഒന്നാം അധ്യായത്തിൽ തുടക്കത്തിൽ വരുന്നു. ഇതിനു മുമ്പ് തത്വത്തെ പറഞ്ഞു കഴിഞ്ഞു. തത്വത്തെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അഥ എന്ന് പറഞ്ഞാൽ ഇനി ഉപാസന ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഉപാസന ആരംഭിക്കുകയാണ്. എന്താണ് യേശു അന്തരാദിത്യേ, ആദിത്യന്റെ ഉള്ളിൽ ഹിരൺമയ, ജ്യോതിർവികാര ഇവിടെ പറയും. ജ്യോതിർവികാരമായി, ജ്യോതിസിന്റെ വികാരമായി എന്ന് പറയുന്നത് അവിടെ ആദിത്യൻ സ്വയം ജ്യോതിസ്വരൂപനാണ്. ജ്യോതിസ്വരൂപൻ എന്ന് പറയുമ്പോൾ പ്രകാശസ്വരൂപനാണത്. അവിടെ തന്നെ ഒരു വികാരം വന്നിരിക്കുന്നു, അതിൻ്റെ തന്നെ. എന്താണ് വികാരം പറയുന്നത്? പുരുഷൻ, ഒരു പുരുഷരൂപം, പുരുഷോദൃശ്യത. പുരുഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ പറയും. പുരുഷൻ എന്ന് പറയുമ്പോൾ കൈയും കാലും തലയും എല്ലാം ഉള്ള ഒരു രൂപം എന്നും പറയും. ഇവൻ പുരുഷനാണ് എന്ന് പറയുന്നിടത്ത് അതാണ്. അത് പൂർണ്ണമായ ചൈതന്യം എന്നുള്ള അർത്ഥത്തിലല്ല. പൂർണ്ണത്വ പുരുഷ ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ അർത്ഥത്തിലല്ല, പുരുഷൻ രണ്ടർത്ഥമുണ്ടല്ലോ, മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അതുപോലെ ഒരു ജ്യോതി വികാരം, ജ്യോതിസ് എന്ന ഒരു മനുഷ്യരൂപത്തിൽ അവിടെ കാണുന്നുണ്ട്. പ്രകാശം തന്നെ മനുഷ്യരൂപത്തിൽ കാണുന്നുണ്ട്. ഹിരണ്യസ്മശ്രു, താടി, സ്വർണം പോലെ തിളങ്ങുന്ന താടി, അതാണ് ഹിരണ്യസ്മശ്രു. ഹിരണ്യകേശ, അതുപോലെയുള്ള തലമുടി, ആപ്ണഖ സർവ ഏവ സുവർണ, അത് ആദിത്യന്റെ രൂപം സുവർണ രൂപമാണല്ലോ. രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് സ്വർണവർണ്ണത്തിൽ കാണും. അപ്പോൾ അവിടെ കാണുന്ന രൂപവും എന്താണ്? നഖം വരെ ആപ്ണഖ സർവ ഏവ സുവർണ, സുവർണവർണ്ണത്തിൽ കാണുന്ന ഒരു പ്രകാശം. എന്താണ് ആദിത്യനിൽ പുരുഷനെ ഉപാസിച്ച ഒരു ഋഷിക്ക് പ്രകടമായ രൂപമാണ് പറയുന്നു. ഒരാൾ കണ്ടിട്ടാണല്ലോ പറയുന്നു. അതിന് വർണ്ണിക്കുന്നു, തസ്യേത കപ്യാസം പുണ്ഡരീകമേവ അക്ഷിണി, അതിന്റെ ശോഭ കവിയുടെ ആസനം പോലെ നല്ല ഒന്നാണ് എന്നാണ് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത്. കപേർ മർക്കടസ്യാസ, ഇതാണ് വിവാദം ഉണ്ടാക്കിയ കാര്യം. ഭക്തന്മാർക്ക് ഇഷ്ടപ്പെടാനുള്ളത് കുരങ്ങന്റെ പൃഷ്ഠഭാഗം പോലെയാണ്. ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും ഭക്തന്മാർക്ക്. അത് പറയുന്നു, പുച്ഛഭാഗോ അത്യന്ത തേജസ്സി, അതിന്റെ വാലിന്റെ അടിഭാഗം അത്രയും സൗന്ദര്യമുള്ളതാണെന്ന് കുരങ്ങന്റെ. അതെങ്ങനെ എഴുതിയിരിക്കുന്ന അതുപോലെ ഭാഷകാരം വ്യാഖ്യാനിച്ചു. പിന്നെ അത് ഇഷ്ടപ്പെടാത്തവര് കാ എന്ന് പറഞ്ഞാൽ ജലം, കപി എന്ന് പറയുന്നത് അതിനുണ്ടാകുന്ന താമര ആസം, അതിന്റെ ശോഭ, അങ്ങനെയും വ്യാഖ്യാനിക്കാം. ചെന്താമര പോലെ എന്ന് കേട്ടും. അതടുത്തും പറയുന്നുണ്ട്, പുണ്ഡരീകമേവ അക്ഷിണി, രക്താംഭോജ നയന എന്ന് പറയുന്നുണ്ട്. ഉടർന്ന താമര പോലെ, ആ താമരയുടെ ഇതിലുകൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയവൻ. അതടുത്ത് പറയുന്നുണ്ട് അക്ഷിണി. അപ്പോ അതിമനോഹരമായ ഒരു രൂപത്തെ ധ്യാനിക്കുന്നവൻ അവിടെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരാൾ ധ്യാനിച്ചു. രണ്ടു തരത്തിൽ സംഭവിക്കാം. ഇവിടെ ഇപ്പോ ഉപാസകന്മാർക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത് അങ്ങനെ മനോഹരമായ ഒരു രൂപത്തെ, അതിന്റെ പൂർണമായ വർണ്ണനയില്ല, എന്നാലും അത് സുവർണമയമാണ്. താടിയും മുടിയും എല്ലാം സുവർണമയമാണ്, അത് തേജസ്വരൂപമാണ്, അതിന്റെ കണ്ണുകൾ സുന്ദരമാണെന്നെല്ലാം പറയുമ്പോ ഒരു രൂപം കിട്ടും, ധ്യാനിക്കുന്നതിനുള്ള രൂപം. അങ്ങനെ ഒരു രൂപത്തെ ധ്യാനിക്കാൻ വേണ്ടി പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ ധ്യാനിച്ച ഒരാൾക്ക് അങ്ങനെ സാറിന് സംഭവിക്കുന്നു, ഒരാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു രൂപം തെളിഞ്ഞു വരുന്നു. ജ്യോതിസിനെ, പ്രകാശത്തെ ധ്യാനിക്കുന്ന ഒരാളെ ഉള്ളിൽ ആ പ്രകാശത്തിൽ പല രൂപങ്ങളും തെളിഞ്ഞു വരാം. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഋഷി പറയുന്നു. തസ്യ ഉദ്യതി നാമ, ശിവൻ ഇവിടെ ധ്യാനിക്കുന്നതിനൊരു രൂപമുണ്ട്, അതുപോലെ ഒരു പേരുമുണ്ട്, അതാണ് ശിവൻ. വിഷ്ണു ധ്യാനിക്കുന്നതിനൊരു രൂപമുണ്ട്, അവിടെ നാമമുണ്ട്. അതുപോലെ ഇവിടെ ഋഷി നിർദ്ദേശിക്കുന്ന അതിന്റെ പേര് ഉത് എന്നാണ്. അതെന്താ പേരെന്ന് ചോദിക്കും, വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ. അതെന്ന് പറഞ്ഞത് വൈദിക ഉപാസന, അവിടുത്തെ പേരുകളൊന്നും നമുക്ക് പരിചയമുള്ളതല്ല, അതുകൊണ്ട് അതിലെ നല്ലതും ചീത്തയും നമുക്കറിയാൻ പറ്റില്ല. ഇത് നല്ല പേരാണ്. എന്തുകൊണ്ട്? സ ഏഷ സർവേഭ്യ പാപേഭ്യ ഉദിത, ഇത് സർവപാപങ്ങളെയും അതിക്രമിച്ചവനാണ്. സർവപാപങ്ങളെ അതിക്രമിക്കാൻ ഈശ്വരനെ പറ്റും. ദേവതകൾക്കും സാധ്യമല്ല, യോഗികൾക്കും സാധ്യമല്ല. യോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധം ശേഷിക്കുന്നുകൊണ്ടാണ് പ്രാണൻ ഉത്ക്രമിച്ചു പോകുന്നത്. ദേവതകളെ സംബന്ധിച്ചിടത്തോളം പാപമുണ്ട്, അത് തീരുമ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് വരും. ക്ഷീണേ പുണ്യ മർത്യലോകം വിശ്വ. അപ്പൊ ഇത് യോഗിയല്ല, ദേവതയല്ല, പിന്നെന്താണ്? ഉദിത ഉദ്ദേഹ സർവേഭ്യ പത്മഭ്യോ, ഇത് സർവപാപങ്ങളെയും അതിക്രമിച്ചവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഹിരൺമയ രൂപത്തെ, ഹിരൺമയ രൂപത്തോടുകൂടിയ ഈശ്വരനെ ഉപാസിക്കുന്നവൻ സർവപാപങ്ങളെയും അതിക്രമിക്കുന്നു. ഏവം വേദ, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, വേദ എന്ന് വെച്ചാൽ ഉപാസിക്കുക എന്ന് വെച്ചാൽ ധ്യാനിക്കുക. അതി ദൈവതം, ദൈവത്വ ഉപാസനയാണ് ഇത്. ഇതിന്റെ പേരും രൂപമെല്ലാം നിർദ്ദേശിക്കുമ്പോൾ അതൊരു ദേവതയാണ്. അതും ആദിത്യനിൽ നിർദ്ദേശിക്കുമ്പോൾ എന്തായാലും അതൊരു ദേവതയാണ്. അപ്പൊ ആ ദേവതാഭാവത്തെ അധികരിച്ചുള്ള ഉപാസനയോണ്ട് ഇതിന് അധിദൈവത്വം എന്ന് പറഞ്ഞു. പക്ഷെ ആ ദേവതയെ എങ്ങനെ വെറും കേവലമായ ദേവതയായിട്ടല്ല ഉപാസിക്കേണ്ടത്, അതിനെ പരമാത്മാവായി ഉപാസിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നാമരൂപങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അതിനെ ദേവതാഭാവമെന്നും പറയുന്നു. ഉപാസകൻ ഈശ്വരനായി തന്നെ ഉപാസിക്കുന്നു. അപ്പോൾ ഈശ്വര ഉപാസനയുടെ അധിദൈവത്വ രൂപമാണ് അധ അധ്യാത്മം. ഇനി അതിന്റെ അധ്യാത്മം, അവിടെ ആദിത്യൻ എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല, അവിടെയുള്ള രൂപങ്ങളില്ല. ഈ ശരീരത്തെ അധികരിച്ച് പറയുന്നു അടുത്ത്, ഉപാസകന്റെ ശരീരത്തെ അധികരിച്ചാണ് അധ്യാത്മം. ആത്മാന്ന് വെച്ച ശരീരം, ആ ശരീരത്തെ അധികരിച്ചുള്ളത് അധ്യാത്മം. അങ്ങനെ അധ യേശു അന്തരക്ഷിണി പുരുഷസ്യതി പറയുന്നു. ഇവിടെ ഈ കണ്ണിന്റെ ഉള്ളിൽ ഒരു പുരുഷനെ കാണുന്നുണ്ടല്ലോ, അവിടെ അതുപോലെയാണ്. ആദ്യത്തിനെ കണ്ടപ്പോ അവിടെ ഒരു പുരുഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കണ്ണ് നോക്കുക, കണ്ണിലേക്ക് നോക്കുക, അവിടെ ഒരു പുരുഷനെ കാണാം. തന്റെ പ്രതിബിംബം തന്നെ, പക്ഷെ അവിടെ ഒരു പുരുഷനുണ്ട്. ഇതുകൊണ്ടാണ് ചിലർ കണ്ണിൽ നോക്കിയിരുന്നത്. അങ്ങനെയുണ്ട് ചില സമ്പ്രദായത്തിൽ. അവിടെ അക്ഷിപുരുഷനുണ്ട്. എന്തുകൊണ്ടാ പറയുന്നത്? അവിടെയും തേജസ് ഉണ്ട്. ആ തേജസ്സിന് അക്ഷിയിൽ തേജസ് ഉണ്ടല്ലോ, അത് തേജസ് പദാർത്ഥമാണ്. ആ തേജസ്സിൽ ഒരു രൂപത്തെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അക്ഷിയിലെ തേജസ്സിനെ ധ്യാനിക്കുന്നവന് ആ തേജസ്സിൽ ഒരു രൂപം പ്രത്യക്ഷമാകുന്നു. എങ്ങനെയാണോ കണ്ണടച്ചിട്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു രൂപത്തെ ഭാവന ചെയ്യുന്നവന് ആ രൂപം അവിടെ പ്രകടമായി വരുന്നത്, അതുപോലെ വൈദികമായ ഉപാസനയിൽ ചക്ഷു എന്ന് പറയുന്ന ജ്യോതിസന് നിർദ്ദേശിക്കുന്നു, തേജസ്സിന് അവിടെ ഒരു പുരുഷൻ കാണാം എന്ന് പറയുന്നു ഇത്യാദി. ഇങ്ങനെ ഒരു ഉപാസനയെ കുറിച്ച് പറയുന്നു. തത്ര സംശയയുടെ സംശയം കിം വിദ്യ കർമ്മ അതിശയവശാ പ്രാപ്ത ഉത്കർഷ കശ്യ സംസാരി സൂര്യമണ്ഡലെ ചക്ഷുഷിച്ച ഉപാസ്യത്വന ശ്രൂയത്. വിദ്യാകർമ്മ അതിശയവശാ, സാധാരണ രീതിയിലല്ല, വളരെ ശ്രേഷ്ഠമായ ദിവ്യമായ കർമ്മങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുകയും വിദ്യ അതുപോലെയുള്ള ഉപാസനകൾ, വൈദികമായ ഉപാസനകളെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്ത ഒരുവൻ, അതാണ് വിദ്യാകർമ്മ അതിശയവശാ. വിദ്യ എന്ന് പറഞ്ഞ ഉപാസന, കർമ്മം, ഇത് രണ്ടിന്റെയും അനുഷ്ഠാനം കൊണ്ട്, ഉപാസനയുടെയും കർമ്മത്തിന്റെ അനുഷ്ഠാനം കൊണ്ട്, അതിന്റെ ആധിക്യം കൊണ്ട് പ്രാപ്ത ഉത്കർഷ, ഉത്കർഷത്തെ പ്രാപിച്ച കസ്റ്റി സംസാരി, ഒരു സംസാരി. മുമ്പ് പറഞ്ഞാലും എന്തുകൊണ്ടാണ് സംസാരി എന്ന് പറയുന്ന ആള് ഈ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിച്ചു പോയി ആദിത്യമണ്ഡലത്തിലെത്തി. അത് ദിവ്യനായ യോഗിയാണ്, ശ്രേഷ്ഠനാണ്, പക്ഷെ പ്രാണൻ ഉത്ക്രമിച്ചതുകൊണ്ട് സംസാരിയായിപ്പോയി. അങ്ങനെ ഒരാൾ, അങ്ങനെ സംഭവിക്കാവുന്ന രീതി സൂചിപ്പിക്കുകയാണ്. അപ്പോ എവിടെ ജനനവും മരണവും, ജന്മവും മരണവും സംഭവിക്കുന്നു, അവിടെ സംസാരി തന്നെയാണ്. പിന്നെ യോഗിയായാലും ശരി, എവിടെ ജനന മരണങ്ങൾ ഇല്ലാതാകുന്നു, ഉത്ക്രാന്തി സംഭവിക്കാതിരിക്കുന്നു, അവിടെ മാത്രമേ സംസാരം അവസാനിക്കുന്നുള്ളൂ. അതെവിടെ സംഭവിക്കൂ? തത്വജ്ഞാനത്തിലെ സംഭവിക്കൂ. തത്വജ്ഞാനത്തിൽ തന്റെ സ്വരൂപത്തെ ജനന മരണങ്ങളില്ലാത്തതായി ഗ്രഹിക്കുന്നു. അവനെ സംബന്ധിച്ച് താൻ ജനന മരണങ്ങളില്ലാത്തവനാണ്. പിന്നെ അവിടെ സംസരണമില്ല. ജനന മരണങ്ങളില്ലാത്ത തനിക്ക് എങ്ങനെ സംസരണം സംഭവിക്കും? മറ്റങ്ങനെയല്ല, ബ്രഹ്മലോകത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഉപാസിക്കുകയാണ്. അവന് ശരീരം വിട്ട് ബ്രഹ്മലോകത്തിൽ പോകണം സംസാരിയായി. കച്ച സംസാരി സൂര്യമണ്ഡലെ ചക്ഷുഷി ഉപാസ്യത്വന ശ്രീയത. അപ്പൊ ശ്രുതി പറയുന്നത് അങ്ങനെയുള്ള ഉത്കർഷത്തെ പ്രാപിച്ച ഒരു യോഗിയെ സൂര്യമണ്ഡലത്തിലും കണ്ണിലും ഉപാസിക്കാൻ നിർദ്ദേശിക്കുകയാണോ? കിംവാ നിത്യസിദ്ധ പരമേശ്വരൻ, അതോ നിത്യസിദ്ധനായ പരമേശ്വരൻ, ഈശ്വരനെ ഉപാസിക്കാൻ പറയുകയാണോ, ധ്യാനിക്കാൻ പറയുകയാണോ? ഇതാണ് വികല്പം. കിം താവത് പ്രാപ്തം, എന്ത് പ്രാപ്തമായി സംസാരി, സംസാരിയെ ഉത്കർഷത്തെ പ്രാപിച്ച ആ യോഗിയെ ഉപാസിക്കാൻ പറയുകയാണെന്ന് പൂർവക്ഷം. കുതഹ, എന്തുകൊണ്ട്? രൂപവത്വശ്രവണാത്. ഒരു രൂപം ഉണ്ടല്ലോ, നിർഗുണമായ തത്വത്തിന് ആകൃതിയില്ല. ഇവിടെ അങ്ങനെയല്ല, ഒരു ആകൃതി നിർദ്ദേശിക്കുന്നു. സ്വർണവർണ്ണത്തിലുള്ള താടിയും തലമുടിയും, നഖം വരെ സ്വർണവർണ്ണത്തിലുള്ള ഒരു രൂപം, താമര ഇതുപോലുള്ള കണ്ണുകൾ, മൊത്തത്തിൽ സ്വർണവർണ്ണം എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഒരു രൂപം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ രൂപത്തോടു കൂടിയവൻ, ആകൃതിയോടു കൂടിയവൻ സംസാരിയാണ് എന്ന് പൂർവക്ഷം. ആദിത്യ പുരുഷ തവത് ഹിരണ്യശ്മശ്രു ഇത്യാദി ഇത് ഉപദാഹരണം ആദിത്യ പുരുഷൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഹിരണ്യശ്മശ്രു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അക്ഷുപുരുഷേപി തദേവ അതിദേശീയന പ്രാപ്യത. അക്ഷുപുരുഷനെ കുറിച്ച് പറയുമ്പോൾ അതിനെ തന്നെ ആരോപിക്കുന്നു. അതിദേശീയൻ അതിദേശം എന്ന് വെച്ചാൽ ആരോപിക്കുക. അതിദേശത്തിലൂടെ അതിനെ അവിടെയും അത് തന്നെ പറയുന്നു. എങ്ങനെ തദേവ രൂപം യഥാമുഷ്യരൂപം. ഈ ആദിത്യ പുരുഷനൊരു രൂപമുണ്ടല്ലോ, അത് തന്നെയാണ് ഈ കാണുന്ന അക്ഷിപുരുഷന്റെയും രൂപം. ഈ അക്ഷിപുരുഷ തദൈവ രൂപം ആദിത്യ രൂപം തന്നെയാണ്. അവിടെയും ഒരു പുരുഷനാണ്, ഇവിടെയും ഒരു പുരുഷനാണ്. അവിടുത്തെ രൂപം തന്നെയാണ് ഇവിടത്തെയും രൂപം എന്ന് പറയുമ്പോൾ ഇത് ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുകയാണ്. രണ്ടും ഒരേ രൂപമാണ്. രൂപം എന്ന് വെച്ചാൽ ഇവിടെ ആകൃതി, വർണ്ണിച്ച ആകൃതി. എന്നൊക്കെ പരമേശ്വരസ്യ രൂപവത്വയുക്തം പരമേശ്വരൻ എന്നിങ്ങനെ രൂപം വരുന്ന ആകൃതി വരുന്ന എങ്ങനെ പരമേശ്വരന് ആകൃതിയില്ല, രൂപമില്ല, ഹൈറ്റും വെയിറ്റും ഒന്നുമില്ല. ചിലർ പറയും എന്താണ് ഈശ്വരൻ പലതിനെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ പക്ഷികളെ കുരങ്ങിനെ എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് അവസാനം ഈശ്വരൻ കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ തന്റെ രൂപം കണ്ടു. അപ്പൊ തന്റെ രൂപം പോലെ സൃഷ്ടിച്ചാണ് മനുഷ്യനെന്ന് അങ്ങനെ ചിലടത്ത് പറയും. ഈശ്വരന്റെ അതേ രൂപമാണ് മനുഷ്യനും കിട്ടിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതുപോലെ തന്നെ കണ്ണും മൂക്കും നാക്കും ചെവിയും കൈയും കാലും ഒക്കെ ഉള്ളതാണ് ഈശ്വരന്റെ രൂപമാണ്. അതൊക്കെ മനുഷ്യന്റെ ഒരു സ്വാർത്ഥമായ സങ്കല്പമാണ്. ഈശ്വരൻ എന്നെ പോലെ ഇരിക്കും. അപ്പൊ അവിടെ ആൺ ഈശ്വരനും പെൺ ഈശ്വരനും വരും. പെണ്ണ് സങ്കല്പിക്കുക എന്നെ പോലെ ഇരിക്കും ഈശ്വരൻ. ആണ് സങ്കല്പിക്കുക എന്നെ പോലെ ഇരിക്കും ഈശ്വരൻ. രൂപവത്വം ചിലടത്തൊക്കെ അത് പറയുന്നുണ്ട് പുരാണങ്ങളിലും മറ്റും. ഇവിടെ പറയുന്നു അങ്ങനെയല്ല, എന്നുവെച്ചാൽ പരമേശ്വര സ്വരൂപത്വയുക്തം പരമേശ്വരന് രൂപമൊന്നും ഉണ്ടാകത്തില്ല. ഉണ്ടായാൽ തന്നെ ഈ മനുഷ്യന്റെ വൃത്തികെട്ട രൂപം എന്തായാലും എടുക്കത്തില്ല. ഇതിനു മേലെ രൂപം നല്ല രൂപം കിട്ടത്തില്ലേ. എന്തുകൊണ്ട് രൂപമില്ല പറയുന്നു? അശബ്ദം അസ്പർശം അരൂപം അവ്യം ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈശ്വരന്റെ സ്വരൂപം എന്താണ്? ശബ്ദമില്ല, സ്പർശമില്ല, രൂപമില്ല, നാശമില്ലാത്തതാണ്. ഇവിടെ ഒരു രൂപം ഇത് പൂർവക്ഷി പറയുന്ന അവിടെ ഒരു രൂപം കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഈശ്വരനല്ല. ആധാരശ്രവണാശ പിന്നെ അവിടെ പറയുന്നുണ്ടെന്ന് യേശു അന്തരാദിത്യ അവിടെ ഒരു ഇരിപ്പിടത്തെ കുറിച്ച് പറയുന്നു. ആദിത്യ മണ്ഡലത്തിൽ ഇരിക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. മനുഷ്യന് ഇരിക്കാനൊരു സ്ഥലം വേണം, വീട് വേണം, കസേര വേണം. അപ്പോ ഈശ്വരനും ഈ സൃഷ്ടികർമ്മം ചെയ്യുന്നതിന് ആയാസമൊന്നുമില്ല. മനുഷ്യനെ പോലെ നിന്നുകൊണ്ട് പണിയെടുക്കേണ്ട കാര്യമില്ല. വലിയ ജോലിയൊക്കെ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇരുന്നുകൊണ്ട് എല്ലാ ജോലിയും ചെറിയ പണികളെ ചെയ്യാൻ പറ്റും. വലിയ പണിയെല്ലാം ചെയ്യേണ്ടി വരുമ്പോൾ നിൽക്കും. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് വലിയ പണിയൊന്നുമില്ല, എല്ലാം സിമ്പിളാണ്. അതുകൊണ്ടെല്ലാം ഇരുന്നുകൊണ്ട് ചെയ്യും. പക്ഷെ ഇരിക്കുന്നതിന് എന്ത് വേണം? ഒരു ചെയർ വേണം, ആധാരം. അങ്ങനെ ശ്രുതി തന്നെ പറയുന്നു ആധാര ശ്രവണ. ശ്രുതി പറയുന്നു ഇരിപ്പിടത്തെക്കുറിച്ച്. ഈശ്വരൻ അവിടെ ഇരുന്നുകൊണ്ടാണ്. ഇത് പല മഹാഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊക്കെ പറയുന്നു. ഈശ്വരൻ അവിടെ ഇരിക്കുന്നു സ്വസ്ഥമായി. അവിടെ ഇരുന്നുകൊണ്ട് ഈ ലോകത്തിലെ ശിക്ഷാരക്ഷകളെല്ലാം നിർവഹിക്കുന്നു. സദാസമയം ഇരിക്കുകയാണ് സൃഷ്ടി ഇരുന്നുകൊണ്ട്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈശ്വരൻ നിന്നുകൊണ്ട് സൃഷ്ടിച്ചു എന്ന്? പറയില്ല. ഈശ്വരൻ ഇരുന്നുകൊണ്ട് സൃഷ്ടിച്ചു എന്നേ പറയത്തുള്ളൂ. ഈശ്വരന് ഇരിപ്പിടം വേണം. ഇവിടെയും പറയുന്നുണ്ട് ആധാരം ആദിത്യ പുരുഷൻ യേശോ അന്തരാദിക്ഷി യേശോ അന്തരക്ഷിണി പറയുന്നു. ഒന്ന് ആദിത്യനാണ്, മറ്റൊന്ന് അക്ഷിയാണ്. പുറോഷി പറയണതല്ല. നഹി അനാധാരസ്യ സ്വമഹിമ പ്രതിഷ്ഠിതസ്യ സർവവ്യാപന പരമേശ്വരസ്യ ആധാര ഉപദേശിയത. ഇവിടെ എന്താണ് പറയുന്നത്? ശ്രുതി പറയുന്ന ഈശ്വര തത്വത്തെ കുറിച്ച് അനാധാരസ്യ, അതിനൊരു ആധാരമേ ഇല്ല പറയുന്ന സ്വമഹിമ പ്രതിഷ്ഠിതസ്യ, സ്വമഹിമയിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു. അതെവിടെയാ പറഞ്ഞു? സഭഗവ കസ്മിനും പ്രതിഷ്ഠിതീതി സ്വയം മഹിമിനി. നമ്മൾ ചർച്ച ചെയ്തതാണ് ഛാന്ദോഗ്യത്തിൽ. ഇതാണ് ഏഴാം അധ്യായത്തിൽ വരുന്നത്, നാരദ സനത് കുമാര സംവാദത്തിൽ. അവിടെ ഭൂമ വൈത്ത സുഖം പറഞ്ഞ ഭൂമിയെ കുറിച്ച്, ഭൂമാവിനെ കുറിച്ച്, ആനന്ദത്തെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ നാരദൻ സനത് കുമാരനോട് ചോദിക്കും, സ ഭഗവ കസ്മിൻ പ്രതിഷ്ഠിത, ഈ പറയുന്ന ഈ വലിയ തത്വം ഇതെവിടെയാണ് ഇരിക്കുന്നത്? അബ്രഹിം ദിസ്യം മഹിമിനി, തന്റെ മഹിമയിൽ തന്നെയാണ് അതിരിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പറയുന്നത് ആത്മീയവേദം സർവം, ഇതിന്റെ വിശദീകരണത്തിൽ. അപ്പോ മഹിമയിൽ പ്രതിഷ്ഠിതമായിരിക്കും എന്താണ് ആദ്യം ഭാഷകാരൻ അവിടെ വ്യാഖ്യാനിക്കും. മഹിമ എന്ന് പറഞ്ഞ വിഭൂതികളാണ്. അപ്പൊ ഇവിടെ തന്റെ തന്നെ ആന്തരികമായി സ്വരൂപമായിരിക്കുന്ന തത്വത്തെ കുറിച്ചാണ് ഉപദേശിക്കുന്നു. അങ്ങനെ ഉപദേശിക്കുമ്പോൾ തന്റെ ഇരിപ്പിടം എവിടെയാണ്? താൻ, താനെന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ എടുക്കണമെങ്കിൽ അത് കസേരയിലായിരിക്കുന്നു. അപ്പോൾ താനെന്ന് പറയുന്നത് അവിടെ വിശദീകരിച്ച് അനുസരിച്ച് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്നെല്ലാം വരുമ്പോൾ താനെന്ന് പറയുന്നത് ബാഹ്യമായ സ്ഥൂലമായ പിണ്ഡമല്ല, ഇതിന്റെ അകത്തുള്ള ഒന്നാണെന്നൊരു ധാരണ വരുന്നു. ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് എന്നൊരു ബോധം വരും. അങ്ങനെ ചൈതന്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന താൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ ചൈതന്യ രൂപത്തിലിരിക്കുന്ന തന്നെ താൻ എങ്ങനെ തിരിച്ചറിയുന്നു? തന്നെ തിരിച്ചറിയാനൊരു വഴിയുള്ളൂ, അഹം. അഹമെന്ന് തന്നെ അറിയുക. അപ്പോ താൻ ആരാണ്? ഈ ഞാൻ തന്നെ അഹം എന്ന് സദാ ബോധിച്ചുകൊണ്ടിരിക്കുന്നു താൻ. അപ്പൊ ആ താനിപ്പോ എവിടെയിരിക്കുന്നു? പറയും സ്വയം അഹിമിനി. അവിടെ ഭാഷകാരം പറയും തന്റെ മഹിമയിൽ, മഹിമ എന്ന് പറയുന്നത് എന്താണ്? വിഭൂതികൾ, ഈ ബോധത്തിന്റെ വിഭൂതികൾ. അതിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഈ ജ്ഞാനത്തിന്റെ വിഭൂതി എന്ന് പറയുന്നത് എന്താ? ഒന്ന് ഈ ശരീരം തന്നെ. അവിടെ വ്യാഖ്യാനിക്കും ഈ ശരീരം മാത്രമല്ല, ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് വരുന്നതല്ല ഗൃഹ, ഭാര്യ, പുത്രാദി, സമ്പത്ത്, പശു, അങ്ങനെ ഈ ശരീര സ്ഥിതനായിരിക്കുന്ന ഈ ചൈതന്യത്തിന് ഏതിനോടെല്ലാം അഹന്ത മമത രൂപത്തിൽ താതാത്മ്യപ്പെടാമോ അതെല്ലാം വിഭൂതികളാണ്. വീട്ടിലിരിക്കുമ്പോൾ വീട്ടിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, എന്റേതെന്നുള്ള ഭാവത്തിൽ അവിടെ ഇരിക്കും. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കും, എന്റെ ആശ്രമം. മറ്റതാ ദുഷ്ടന്റെ ആശ്രമമാണ് എന്ന് പറയും. അവിടെ താതാത്മ്യം വരുന്നു. ഇത് അവിടെ പറയും, ഭാഷ്യത്തിൽ പറയുന്ന കാര്യമാണ്. പശുപുത്രാദികളിലെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അപ്പോ മഹിമ എന്ന് പറയുന്ന വിഭൂതികളാണ് എന്ന് പറഞ്ഞാൽ, മഹിമയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനോടെല്ലാം സാധാരണ ജീവൻ അങ്ങനെയാണ്, ആ താതാത്മ്യത്തിലിരിക്കുന്നു. അങ്ങനെ താതാത്മ്യത്തിലിരിക്കുമ്പോൾ സ്വയം ബോധശൂന്യനായിരിക്കുന്നു. എന്താണ് തത്വം? അയാളത് വിസ്മരിച്ചിരിക്കുന്നു. വീണ്ടും ആ താതാത്മ്യ ബോധത്തെ വളർത്തി ദൃഢപ്പെടുത്തി സംസാരത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഇവിടെ ഏത് ലോകത്തിലിരുന്നാലും ശരി, വിഭൂതികളിൽ ഈ ബോധം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അപ്പോ തുച്ഛമായ സാംസാരിക പദാർത്ഥങ്ങളിൽ അഭിമാനം പൂണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരും. എന്റെ ഭൂമി, എന്റെ വീട്, എന്റെ ആശ്രമം എന്നെല്ലാം പറഞ്ഞ് ഇഷ്ടികയിലെ സിമെന്റിലൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇതുകൊണ്ടല്ലേ? പിന്നെ അതിനുവേണ്ടി മരിക്കാൻ നടക്കുന്നത്. അതുകൊണ്ട് പിന്നീട് പറയുന്നു, ഇതാണ് വിഭൂതികളാണ് മഹിമ എന്ന് കരുതുകയാണെങ്കിൽ അതല്ല. നഹിമിനി, ഇങ്ങനെയുള്ള മഹിമയിലും ഒരുത്തനും സ്ഥിതി ചെയ്യുന്നില്ല. എന്നിട്ട് അവിടെ തുടർന്നു വരുന്ന ഭാഗത്തിൽ വരും എന്താണ്? അങ്ങനെ താതാമ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് ഇവിടെ അന്യമായി അങ്ങനെ ഒരു മഹിമയില്ല. അങ്ങനെ ഒരു തത്വത്തെയാണ് ശ്രുതി വെളിപ്പെടുത്തുന്നത് എന്നത് പറയും. ആത്മാവ് തന്നെയാണ് ഉത്തരദേശത്തിൽ, ആത്മാവ് തന്നെയാണ് ദക്ഷിണദേശത്തിൽ, ആത്മാവ് തന്നെയാണ് ഊർധ്വമായിരിക്കുന്നത്, അത് തന്നെയാണ് അധവുമായിരിക്കുന്നത് എന്നതിന് ചുരുക്കത്തിൽ അവസാനം പറയുന്നതാണ് ആത്മീയ വേദം സർവം. ആ ഭാഗം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ ഭാഗം പോയിട്ട് ഈ ഭാഗം ഓർമ്മയിലുണ്ടോ? ഇന്നല്ലേ ആ ഭാഗം ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവിടെ പറയും ആത്മീയ വേദം സർവം. ആത്മാവ് സ്വമഹിമയിലാണ് സ്ഥിതമായിരിക്കുന്നത് എന്നുവെച്ചാൽ, അത് എന്ന് പറയുമ്പോൾ അവിടെ പറയും അനാധാരം. അതാണ് ഇവിടെയും പറയുന്നത്. എന്താണ് അങ്ങനെ ഈ വിഭൂതികളിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ജീവന്റെ ഈ സംസാരാവസ്ഥയെ കുറിച്ചല്ലോ പറയുന്നത്? അതിനങ്ങനെ ആശ്രയിക്കാനായിട്ടൊന്നുമില്ല. പിന്നെന്താണ്? അത് അനാധാരനാണ്, അതിന് പ്രത്യേകിച്ച് ആധാരമൊന്നുമില്ല. അത് സ്വസ്വരൂപത്തിൽ സ്ഥിതനാണ് എന്നുവെച്ചാൽ സച്ചിദാനന്ദ സ്വരൂപമായി തന്നെ അത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ആനന്ദത്തെ വർണ്ണിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ആനന്ദ സ്വരൂപനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. സഭഗവ കസ്മിൻ പ്രതിഷ്ഠിതൈരീസ്യ മഹിമനീരി. അവിടെ വ്യക്തമാകുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് മറ്റൊരു ഇരിപ്പിടമില്ല. ഈശ്വരന്റെ ഏതെങ്കിലും ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരമൊന്നും ചെയ്യുന്നില്ല. അതെന്താണോ സർവവ്യാപിയായി സർവാത്മാവായി സ്ഥിതി ചെയ്യുന്നു ആത്മീയവേദം സർവം എന്നിവിടെ വിശദീകരിച്ചു. എന്നിട്ട് പിന്നെ ഇവിടെ ആദിത്യനെ അതിന്റെ ഇരിപ്പിടമായിട്ട് എങ്ങനെ പറയും? പുറോഷി പറയുന്നു ആകാശവത് സർവഗതസ്ഥ നിത്യ. അതിനെക്കുറിച്ച് പറയുന്നു ആകാശത്തെ പോലെ സർവവ്യാപിയാണ്. സർവവ്യാപിയായിരിക്കുന്ന ഒന്നിന് എന്താണ് അവശേഷിക്കുന്നത് ഇരിക്കാനായിട്ട്? പൂർവക്ഷി എന്ന സിദ്ധാന്തവും പറയും. പൂർവക്ഷി പറയുന്ന എല്ലാ അബദ്ധമല്ലോ, സിദ്ധാന്തവും പറയും. ഇത് ശ്രുതി ഭവത, ഇങ്ങനെ ശ്രുതി ഉണ്ടല്ലോ. ഐശ്വര്യം മര്യാദാശ്രുതി അമുഷ്മാ പരാഞ്ചോ ലോകാഹ തേഷാം ഇഷ്ടേ ദേവകാമാനാഞ്ച ആദിത്യപുരുഷസ്യ ഐശ്വര്യ മര്യാദ. ആദിത്യപുരുഷനെ സംബന്ധിച്ച് ഒരു അതിര് പറയുന്നുണ്ട്. മര്യാദ എന്ന് പറഞ്ഞാൽ അതിര് സീമ. എന്തുകൊണ്ട്? ഈ ആദിത്യ പുരുഷൻ അമുഷ്മാത് പരാഞ്ചോ ലോക, ഈ ആദിത്യ ലോകം അതിനപ്പുറമുള്ള ലോകങ്ങളെ ഭരിക്കുന്നവനാണ്. തേഷാം ഇഷ്ടേ ദേവകാമാനാം ച അമുഷ്മാത് ആദിത്യാത് ഊർധ്വകായ കേചന ലോക. ഈ ആദിത്യ ലോകത്തിനും അപ്പുറമുള്ള ലോകങ്ങളെ ഭരിക്കുന്നവനാണെന്ന് പറയുന്നു. അക്ഷിപുരുഷനെ കുറിച്ചോ സച്ച ഏച്ച ഏതസ്മാ ദർവാഞ്ചോ ലോകാഹ തേഷാം ച ഇഷ്ടേ മനുഷ്യകാമാനാം ച. മനുഷ്യ അക്ഷിപുരുഷനാണെങ്കിൽ ഇതിന് താഴോട്ടുള്ള ലോകങ്ങളെ ഭരിക്കുന്നവനാണ്. രണ്ടുപേർക്കും അവരുടെ സാമ്രാജ്യത്തിന് അതിരുകളെ നിശ്ചയിച്ചിരിക്കുന്നു ശ്രുതി. ആദിത്യപുരുഷൻ മേലോട്ടുള്ള ലോകങ്ങളെ, അക്ഷിപുരുഷൻ താഴോട്ടുള്ള ലോകങ്ങളെ. ഇതെല്ലാം ഇങ്ങനെ ഒരു സീമ അതിര് നിശ്ചയിക്കുമ്പോൾ അതെങ്ങനെ പരമാത്മാവും? പരമാത്മാവിന്റെ ഐശ്വര്യത്തിന് ആർക്കെങ്കിലും അതിര് നിശ്ചയിക്കാൻ കഴിയൂ? ഭരിക്കുക എന്ന് പറയുന്ന ഒരു ഐശ്വര്യമാണ്, വിഭൂതിയാണ്. അതിന് അതിര് നിശ്ചയിച്ചാൽ അത് ഈശ്വരനാകത്തില്ല. എന്നുവെച്ചാൽ പരമേശ്വരസ്യ മര്യാദാവത് ഐശ്വര്യയുക്തം, പരമേശ്വരന് സീമിതമായ ഒരു ഐശ്വര്യം വിഭൂതി അത് സാധ്യമല്ല. പക്ഷെ യോഗികൾക്കും മറ്റും അങ്ങനെയുണ്ട്. പരമാത്മാവെന്ന് പറയുമ്പോൾ എന്താണ്? ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നു, തന്റെ തന്നെ മായാശക്തി ഉപയോഗിച്ച് സർവ ധർമ്മങ്ങളും നിറവേറ്റുന്നതാണ്. എന്നുവെച്ചാൽ പ്രാപഞ്ചികമായ ഒരു ധർമ്മത്തിനും വിധേയമല്ലാത്തതാണ് ഈശ്വരൻ. ജരാമരണാദികൾക്കൊന്നും ഈശ്വരൻ വിധേയനാകത്തില്ല. ഇവിടെ പറയുന്നു നരച്ച താടിയുന്നു. ഈശ്വരൻ എങ്ങനെയാ നരച്ച താടി വരുന്നു? ആ നരച്ച താടിയായതുകൊണ്ടാണ് പറഞ്ഞ സുവർണവർണം എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഈശ്വരനെ സംബന്ധിച്ച് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? സാംസാരികമായ ധർമ്മങ്ങൾ ഇവിടെ കാണുന്നോ അതൊന്നും പരമാത്മാവല്ല. അത് പിന്നെ പറയാം, എന്താണ്? അതൊരു യോഗിയാകാം. യോഗി അണിമാതി ഐശ്വര്യങ്ങളെയൊക്കെ പ്രാപിച്ച് നാനാരൂപത്തിൽ ഇരിക്കുന്നു, പല ഐശ്വര്യ സിദ്ധികളോടും കൂടിയിരിക്കുന്നു. ഈശ്വരന് സമാനമല്ലെങ്കിലും ഈശ്വരനെ പോലെ ചില സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നു, ചില ഇന്ദ്രജാലങ്ങളൊക്കെ കാണിക്കുന്നു. അതുകൊണ്ടൊന്നും ഒരിക്കലും ഈശ്വരനാകത്തില്ല. എന്തുകൊണ്ട്? പരമാത്മാവ് ഒരു ധർമ്മത്തിനും അധീനനല്ല, അധീശനാണ്. അതിവിടെ എന്താണ് ഈശ്വര തത്വം എന്നിവിടെ വ്യക്തമാക്കുകയാണ്. ഇവിടെ സശസ്ഥിതി സംഹാര കൃത്യങ്ങൾ നടത്തുമ്പോൾ തന്നെ സർവധർമ്മ അതീതനായി നിൽക്കുന്നതാണ് ഈശ്വരന്റെ പ്രത്യേകത. അത് ഒരിക്കലും പ്രാപഞ്ചികമായ വികാര വിചാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒന്നല്ല. അതൊരിക്കലും മനോബുദ്ധി വ്യാപാരങ്ങൾക്ക് കീഴടങ്ങിപ്പോകുന്ന ഒന്നല്ല. യോഗി അങ്ങനെയല്ല. യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗി അഭ്യസിച്ച് കുറെ കാര്യങ്ങളൊക്കെ നേടി, അണിമാതി ഐശ്വര്യങ്ങളൊക്കെ പ്രാപിച്ചു. പക്ഷെ അതെല്ലാം പ്രാപിക്കുന്നതിന് എന്തെല്ലാം ഉപയോഗിച്ചോ, എന്തെല്ലാം കർണങ്ങളെല്ലാം ഉപയോഗിച്ചോ, അതിനെല്ലാം അതീതനാണ്. സ്വാഭാവികമായാണ് അതെല്ലാം നേടിയത്. യോഗിയുടെ ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അത്ഭുതങ്ങളെല്ലാം നേടിയെടുത്തത്. അത് സ്വാഭാവികമാണ്, പരാധീനമാണ്. അത് നിരതിശയമല്ലാതെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. ഐശ്വര്യം കൂടി വരാം, ഐശ്വര്യം കുറഞ്ഞു വരാം, ശക്തികൾ കൂടി വരാം, കുറഞ്ഞു വരാം. യോഗി ഈ ഭൗതികമായ ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ യോഗിയുടെ ശരീരം പരിണാമത്തിന് വിധേയമാകാം, ഈശ്വരന് അതുപോലെ സംഭവിക്കും. യോഗിയുടെ ശരീരം ഷഡ്ഭാവ വികാരങ്ങൾക്ക് വിധേയമാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലല്ലാതിരിക്കണം. അതുകൊണ്ട് യോഗിയുടെ ശരീരം ഒരിടത്ത് ജനിച്ചു, അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചു, വളർന്നു, യോഗം ശീലിച്ചു. പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട് ചിലപ്പോൾ യോഗം ജന്മനാ തന്നെ കണ്ടെന്ന് വരാം. ഒരു നാൾ മരിച്ചു പോകുന്നു. ഇങ്ങനെ വികാരങ്ങൾക്ക് വിധേയമാകുന്ന വിഭൂതികളോട് കൂടിയിരിക്കുന്ന ഒരാളല്ല ഈശ്വരൻ. ഇവിടെ എന്താ പറയുന്നത്? പരമേശ്വരസ്യ മര്യാദാവത് ഐശ്വര്യമൊക്കെ പരമേശ്വരന് ഐശ്വര്യമുണ്ട്, പക്ഷെ അത് സീമിതമായ ഐശ്വര്യമല്ല, യോഗിയുടെ അതുപോലെ അല്ല. പരമേശ്വരൻ എങ്ങനെ പറയുന്നു? യേശ സർവേശ്വര യേശ ഭൂത അധിപതി യേശ ഭൂതപാല യേശ സേതൃ വിധാരണ യേശം ലോകാനം അസംഭേദായ സർവേശ്വരനാണ്. സർവത്തിന് ഈശ്വരനായിരിക്കുന്നു യോഗി. അങ്ങനെയാണോ? സ്വന്തം ശരീരത്തെ പോലും സ്വന്തം വരതിക്ക് നിർത്താൻ കഴിയാത്ത ആളാണ് യോഗി. അതുകൊണ്ടല്ലേ ആ ശരീരത്തിന് ജരാ മരണങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇനി പരമാവധി വേണമെങ്കിൽ യോഗിക്ക് തന്റെ ശരീരത്തെ തേജോമയമാക്കി സൂക്ഷിച്ചാൽ തന്നെ ഏതുവരെ? ഈ കൽപ്പാന്തം വരെ. കൽപ്പാന്തത്തിൽ മഹാപ്രളയത്തിൽ എല്ലാം കൈവിട്ടു പോകും, നിലനിർത്താൻ പറ്റത്തില്ല. ഈശ്വരൻ അതുപോലെയാണോ? അതെന്താണ്? സർവീശ്വരനായിരിക്കുന്നു. എന്തുകൊണ്ട്? ഭൂതാധിപതി, സർവഭൂതങ്ങൾക്ക് അവൻ അധിപതിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂതവികാരങ്ങൾ അവനെ ബാധിക്കുന്നില്ല, ജരാ ജീർണതകളൊന്നും പരമേശ്വരനെ ബാധിക്കില്ല, യോഗിയെ ബാധിക്കും. നോക്കുക, വലിയ വലിയ പ്രസിദ്ധന്മാരായ യോഗികൾ ചിലർ 300 വർഷം 400 വർഷം ജീവിച്ചിരുന്നെന്ന് പറയുന്നു, ചിലർ 1500 വർഷം എന്ന് കൃത്യമായി പറയുന്നു. അവർ ജനിച്ചപ്പോൾ സെൻസസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഇന്ന് പറയുന്നു എന്താണ്, 1500 വർഷം ജീവിച്ചിരുന്നു ഞങ്ങൾ. എങ്ങനെ ഇതെങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചു. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന എന്താണ്? ചത്തുപോയതായിട്ടാണ്. എന്തുകൊണ്ട്? അത് ഭൂതാധിപതിയല്ല, ഭൂത അധീനനാണ്. ഭൂതങ്ങൾക്ക് അധീനമായി പോയി യോഗി. അല്ലെങ്കിൽ എങ്ങനെയാ ചത്തുപോയത്? ആയിരത്തി 500 വർഷം ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കാലം കൂടെ ഒന്ന് ജീവിച്ചിരുന്നുള്ളൂ, അടുത്ത കാലത്ത് മരിച്ചാൽ പോരായിരുന്നു. എന്താ ഇപ്പൊ തന്നെ ചത്തുപോയത്? നമുക്കും പറയാമായിരുന്നല്ലോ, നമ്മുടെ കാലത്ത് എന്തായാലും മരിച്ചിട്ടില്ല. ഈ പറയുന്നവരെല്ലാം ആരും തന്നെ ഒന്നിൽ നമുക്ക് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് നമുക്ക് ശേഷം മരിച്ചവരാരെയും നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ഭൂത അധിപതിയല്ല, ഭൂതപാല. ഈശ്വരൻ അങ്ങനെയല്ല, ഭൂതാധിപതിയാണ്, ഭൂതപാലനാണ്, എല്ലാം തന്റെ അധീനത്തിൽ വച്ചിരിക്കുന്നവനാണ്. യേശ സേതുർ വിധാരണ യേശാം ലോകാന അസംഭേദായ, തന്റെ സൃഷ്ടിയിൽ സങ്കര സംഭവിക്കാതെ നോക്കുന്നയാളാണ്. സൃഷ്ടിയിൽ സങ്കര സംഭവിക്കാന്ന് പറഞ്ഞാൽ പൃഥ്വിയെ ഒരു ഗുണത്തോടുകൂടി ഗന്ധവത്തായി പൃഥ്വിയെ സൃഷ്ടിച്ചു, അഗ്നിയെ തേജോമയമായി സൃഷ്ടിച്ചു, ജലത്തിനെ തരളമായി ശീതമായി സൃഷ്ടിച്ചു. ഇതെല്ലാം പരസ്പരം മാറിപ്പോകരുത്. അഗ്നി ശീതമാകരുത്, ജലം ഉഷ്ണമയമാകരുത്. അത് വരാത്ത രീതിയിൽ ഭൂതങ്ങളെല്ലാം നിലയ്ക്ക് നിർത്തുന്നു. ഭീഷസ്മാത് വാതഹ പവതെ, മുമ്പോട് പഠിച്ചല്ലോ, അവനെ പേടിച്ചിട്ടാണ് വായു വീശുന്നത്, ഇടി വെട്ടുന്നത്, ജലം ഒഴുകുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഭയത്തെ നിലനിർത്തിയിരിക്കുന്ന ആളാണ് ഈ മഹാഭൂതങ്ങൾക്കല്ല, അതാണ് ഈശ്വരൻ. വസ്തുവിന്റെ സ്വഭാവം നിലനിൽക്കുന്ന ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെല്ലാം മാറിപ്പോവാന്. ഇതിനെ പഴയകാലത്തെ ആൾക്കാർ വ്യാഖ്യാനിച്ചത് ലോകാന അസംഭേദായെന്ന് വെച്ചാൽ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും മാറ്റം വരാതെ നിർത്തുന്ന ഈശ്വരനാണ്. ഇന്നങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല, കാരണം എല്ലാം മാറ്റം വന്നുപോയി. ഈശ്വരൻ വിചാരിച്ചിട്ടാണ് വർണ്ണങ്ങൾ മാറാതിരിക്കുന്നതെന്നാണ്. ചതുർവർണ്ണിയും മയാ സൃഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടിവിടെ എല്ലാ വ്യാഖ്യാതാക്കളും അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് ലോകാനാം വർണ്ണാശ്രമാദീനാം മര്യാദാഹേതുത്വ. വർണ്ണാശ്രമങ്ങളെ, വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും സങ്കരം വരാതെ നിലനിർത്തുന്നതാണ് ഈശ്വരനെന്ന്. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഈശ്വരനല്ലാതായിപ്പോ. എന്തുകൊണ്ട്? എല്ലാത്തിലും സങ്കരം വന്നു കഴിഞ്ഞു, വർണ്ണങ്ങളെല്ലാം സങ്കരമായി കഴിഞ്ഞു, ആശ്രമങ്ങളൊന്നും നിലനിൽക്കുന്നുമില്ല. അപ്പൊ അത് ഈശ്വരന്റെ കർമ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈശ്വരൻ കഴിവുകെട്ടവനായി പോവും. കാരണം ആ വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ട് അവനെ നിലനിർത്താൻ ഈശ്വരന് കഴിഞ്ഞില്ല. വർണ്ണസങ്കരം പണ്ടേ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ അത് അന്ന് അങ്ങനെ വ്യാഖ്യാനിച്ചെന്തിനാണ് ഈ വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും എല്ലാം അതേപടിയും നിർത്താനുള്ള ആഗ്രഹം കൊണ്ട് വ്യാഖ്യാനിച്ചാണ്? ഈശ്വരനാണ് ഇതിനെങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അതനുസരിക്കും. അപ്പോൾ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഒന്നും വ്യത്യാസം വരത്തില്ല, എന്നും ഇതുപോലെ തന്നെ നിൽക്കും എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ബ്രാഹ്മണനെന്നും ബ്രാഹ്മണനായി തന്നെ ഇരിക്കും, ചണ്ടാളനെന്നും ചണ്ടാളനായി തന്നെ കിടക്കും എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പണ്ടങ്ങനെ വ്യാഖ്യാനിച്ചതാണ്. പക്ഷെ കാലം മാറിയപ്പോൾ ഈശ്വരന്റെ പിടിയിൽ നിന്നില്ല, എല്ലാം മാറിപ്പോയി. അതുകൊണ്ട് ഇന്നങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? ലോകത്തിനൊരു മര്യാദയുണ്ട്, സൃഷ്ടിയിലൊരു മര്യാദയുണ്ട്. പക്ഷി പക്ഷിയായിരിക്കുന്നു, മൃഗം മൃഗമായിരിക്കുന്നു, മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നു. പിന്നെ അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതും നിയമത്തിന് വിധേയമായി സർവത്ര ഒരു നിയമം കാണുന്നുണ്ട്. ആ നിയമത്തെ ഉല്ലംഘിക്കാൻ സൃഷ്ടിക്ക് കഴിയുന്നില്ല. അത് കൊണ്ടാണ് അത് പഞ്ചഭൂതങ്ങളുടെ നിയമം എന്ന് പറഞ്ഞത്. മനുഷ്യൻ മൃഗമെന്ന് പറഞ്ഞാലും ശരിയാവത്തില്ല, കാരണം ചിലപ്പോൾ മനുഷ്യൻ മൃഗമായി പോകും, പുരംഗം മനുഷ്യനാവുമെന്നല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, തത്വങ്ങളിൽ എന്തായാലും സങ്കരം സംഭവിക്കുന്നില്ല. അതിന് ശേഷിയുള്ള ആളാണ് ഈശ്വരൻ. സൃഷ്ടിയിൽ എന്തോ സൃഷ്ടിയിലെ ഒരു നിയമം കാണുന്നുണ്ട്, ആ നിയമം മാറുന്നുമില്ല. അപ്പൊ ആ നിയമം എന്താണ്? ഈശ്വരീയമായ നിയമം എന്ന് കൽപ്പിക്കാം, അതാണ് ഈശ്വരൻ. ഇതെല്ലാം യോഗിക്ക് സാധ്യമാകും. ഇത് അവിശേഷ ശ്രുതേഹേ തസ്മാന്ന അക്ഷയാദിത്യോ രന്ധ പരമേശ്വര. ഈശ്വരനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നതുകൊണ്ട് ശ്രുതി അക്ഷയിലും ആദിത്യനും കാണുന്നത് പരമേശ്വരനല്ല. ഇത്യവും പ്രാപ്തിയ ബ്രഹ്മ അടുത്ത സിദ്ധാന്തം പറയുന്നു. ഇതുവരെ പറഞ്ഞ പൂർവശമാണ്, അതിനകത്ത് നമ്മൾ സിദ്ധാന്തം പറഞ്ഞു. അന്ധ തദ്ധർമ്മ ഉപദേശ ഇതി. അതിന് വ്യാഖ്യാനിക്കുന്നു യേശു അന്തരാദിത്യേശു അന്തരക്ഷിണി ഇത് യശ്രൂയമാണ് പുരുഷ പരമേശ്വര ഏവ ആദിത്യനിൽ അക്ഷിയിൽ എന്നെല്ലാം ഇവിടെ പറഞ്ഞ ആ പുരുഷൻ അത് പരമാത്മാവ് തന്നെയാണ്. എന്നാ സംസാരി, സംസാരി അല്ല എന്ന് വെച്ചാൽ യോഗിയല്ല എന്നർത്ഥം. അതാണ് പൂർവക്ഷി പറയുന്നത്. ഇവിടെ അണിമാദി ഐശ്വര്യങ്ങളെ പ്രാപിച്ചിട്ട് അവിടെ എത്തിച്ചേർന്ന ഒരു യോഗിയാണോ? അല്ല. അല്ലാത്തവനവിടെ എത്താൻ പറ്റില്ലല്ലോ. ഈ ഭൂമിയിൽ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ജീവൻ ഒരിക്കലും ആദിത്യമണ്ഡലത്തിൽ എത്താൻ കഴിയില്ല. അതിന് കർമ്മോപാസനയും വേണം എന്ന് പറഞ്ഞു. അപ്പൊ സംസാരിയാണോ എന്ന ആശങ്ക, അല്ല എന്ന് സമാധാനം, അത് പരമാത്മാവാണ്. കുതഹ തദ്ധർമ്മ ഉപദേശ അന്ധ, അതാണ് ആദ്യത്തെ ഭാഗം. ഉള്ളിലിരിക്കുന്നത് ആദിത്യ മണ്ഡലത്തിലും അക്ഷയിലും അത് ജീവനാണോ പരമാത്മാവാണോ പറയുന്നു. അല്ല. അപ്പൊ സൂത്രം വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. ഇതിനൊന്നുമുള്ള വാക്കുകളൊന്നും സൂത്രത്തിൽ ഇല്ല. സൂത്രത്തിൽ അന്ധ ഒരു പദം, അതിനെ വ്യാഖ്യാനിച്ചാണ് ആദിത്യന്റെ ഉള്ളിലും ചക്ഷുരേന്ദ്രിയത്തിലും സ്ഥിതി ചെയ്യുന്നവൻ പരമാത്മാവാണോ അതോ സംസാരിയാണോ, ഇതെല്ലാം അതിൽ നിന്ന് വന്നു. സമാധാനം വന്നു, അല്ല പരമാത്മാവാണ്. ഇത്രയും അന്ധശബ്ദത്തിൽ നിന്ന് കിട്ടി. പിന്നെ പറയുന്നു തദ്ധർമ്മ ഉപദേശ തസി പരമേശ്വരസ്യ ധർമ്മായോപതിഷ്ഠ. ശ്രുതിയിൽ പരമാത്മധർമ്മങ്ങളെക്കുറിച്ചാണ്, ജീവധർമ്മങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്, ഉപദേശിച്ചിരിക്കുന്നത്. എങ്ങനെ? തദ്യഥാ തസ്യ ഉദിതി നാമ ഇതി ശ്രാവയിത്വാസി ആദിത്യപുരുഷസ്യ നാമ സേഷ സർവേഭ്യ പത്മഭ്യ ഉദിത ഇതി സർവപാത്മ അപഗമേന നിർവൃത്തി. അത് പരമാത്മധർമ്മം എന്ന് പറയുന്നത് എന്താണ്? തസ്യ ഉദ് ഇതി നാമ പേര് ഉത്തെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് പറഞ്ഞു? ഇതി ശ്രാവയിത്വ ആദിത്യ പുരുഷസ്യ നാമശ്രാവയിത്വ, ആദിത്യ പുരുഷന്റെ പേരിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്, സയേഷ സർവേഭ്യ പാത്മേഭ്യൂത അവൻ സർവ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സർവപാത്മ അപഗമേന നിർവൃത്തി, സർവപാപ വിനിർമുക്തനായി ഇവിടെ വിശദീകരിക്കുന്നു. ഇവിടെ ചാന്ദോഗ്യത്തിൽ ഇങ്ങനെ ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രത്തിൽ ഇങ്ങനെ ഒരർത്ഥമുണ്ട്. ഇങ്ങനെ ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് ഇതിനെ ചാന്ദോഗ്യത്തിന്റെ താല്പര്യമായി പറഞ്ഞു തന്നിട്ട് നമുക്കെന്താ പ്രയോജനം? അങ്ങനെ ശ്രുതികൾ പലതുണ്ട്, പലതിനും പല അർത്ഥങ്ങളും പറയും. അത് ബോധിപ്പിക്കുന്നതുകൊണ്ട് എന്താണ്? അപ്പോ ഈശ്വരന്റെ തത്വം എന്താണ്? അതിന്റെ നിർഗുണമായ തത്വം എന്താണ്? സഗുണമായ തത്വം എന്താണ്? അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രുതി അവലംബിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ശ്രുതിയുടെ നാനാർത്ഥങ്ങളെ പറഞ്ഞിട്ട് ആ ശ്രോതാവിനെ, ശ്രോതാവിന്റെ മനസ്സിൽ വികല്പങ്ങളുണ്ടാക്കുകയല്ല. ഇതിന് പിന്നിലൊരു തത്വമുണ്ട്, ആ തത്വത്തെ ഇതിനകം തന്നെ ശ്രുതി വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് ഏതെല്ലാം രൂപത്തിലാകാം, അത് ശ്രുതിയെ പരിശോധിച്ച് തന്നെ മനസ്സിലാക്കണം. അത് സഗുണവും നിർഗുണവുമാകാം. അക്കാര്യം ശ്രുതിയെ അവലംബിച്ചിവിടെ പറയുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ അതൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുന്നതല്ല. എന്തിനു വേണ്ടി? ശ്രുതിയെ സമീപിക്കുന്നവന് ബോധമുണ്ടാവണം. എന്താണ് പരമാർത്ഥ തത്വം? അതിൽ തന്നെ എന്താണ് ഈശ്വരഭാവം? ആവശ്യമുണ്ട്. തത്വത്തെ ഗ്രഹിക്കേണ്ടവൻ ആ തത്വത്തെ ഗ്രഹിക്കും. ഉപാസനയ്ക്ക് അധികാരിയായിട്ടുള്ളവൻ ഉപാസിക്കണം. അതിനുവേണ്ടി പറയുന്നു തദ്ദേവ ചക്രത നിർവചനം നാമ അക്ഷിപുരുഷസ്യ അപ്യതിശതി. അവിടെ ആദിത്യപുരുഷന്റെ നാമത്തെ നിർവചിച്ചിട്ട് അത് തന്നെ അക്ഷിപുരുഷനിലും ആരോപിക്കുന്നു. എന്നാമ തന്നാമയത്, ആദിത്യപുരുഷന്റെ പേരെന്താണോ അത് തന്നെയാണ് അക്ഷിപുരുഷന്റെയും പേര് എന്ന് പറയുമ്പോൾ, ആദിത്യപുരുഷൻ എങ്ങനെയാണോ പാപത്തെ അതിക്രമിച്ച പരമേശ്വരനായിരിക്കുന്നത്, അതുപോലെ ഇവിടെ അക്ഷിപുരുഷനും പരമാത്മാവ് തന്നെ എന്ന് വ്യക്തമാക്കുന്നു. സർവപാത്മ അപഗമിച്ച പരമാത്മനേവ ശ്രീയതേ. സർവപാപ നിവൃത്തി എന്ന് പറയുന്നത് ഒരേ ഒരു സ്ഥലത്ത് മാത്രം, പരമാത്മാവിൽ മാത്രം, സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായിരിക്കുന്ന പരമാത്മാവിൽ. ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ഇവിടെ എന്തൊക്കെ തലകുത്തി അഭ്യാസങ്ങൾ ചെയ്താലും ശരി, സർവപാപ നിവൃത്തി ഇവിടെ ഇല്ല, കാണാൻ കിട്ടത്തില്ല. എത്ര വലിയ യോഗിയായാലും ശരി, എത്ര വലിയ അഭ്യാസിയായാലും ശരി, അത് നമുക്ക് കാണാൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഇനി ഓ ദൈവം മഹാജ്ഞാനിയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാലും പറയും എന്താണ് മഹാജ്ഞാനി? എന്താ ഇങ്ങനെ ആയിപ്പോയത്? നമ്മൾ പറയും പ്രാരബ്ധം, പ്രാരബ്ധ കർമ്മം കൊണ്ടെന്ന് വെച്ചാൽ അതാണ് പാപം. അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു എന്തത്തെ? എന്തിനെ? പാപത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. അതിനെ നിഷേധിക്കാൻ എവിടെയാ കഴിയൂ? തത്വത്തിൽ. അത് ശരിയാണ്, തത്വത്തിൽ പാപവും പുണ്യവും ഒന്നുമില്ല. ആ തത്വത്തിൽ പാപവും പുണ്യവും ഒന്നുമില്ല എന്ന് ഗ്രഹിച്ചവനെയാണ് മഹാജ്ഞാനി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ മഹാജ്ഞാനി തന്നെ രോഗപീഡാദികൾക്ക് അധീനനായി കാണുമ്പോ ക്ലേശങ്ങൾക്ക് അധീനമായി കാണുമ്പോ ഷഡ്ഭാവവികാരങ്ങൾക്ക് അധീനമായ ദേഹത്തോടുകൂടിയവനായി കാണുമ്പോൾ പറയേണ്ടി വരുന്നു അവിടെ പ്രാരബ്ധമുണ്ട്. അങ്ങനെ അല്ലാതെ ഒരു ജ്ഞാനിയെ കാണാൻ പറ്റത്തില്ല. ജ്ഞാനിയെ കാണുമ്പോൾ ജ്ഞാനം മാത്രമായിട്ട് ആർക്കും കാണാൻ പറ്റില്ല. ജ്ഞാനിയെ കാണുമ്പോൾ സശരീരനായിട്ടാണ് കാണുന്നത്. ജ്ഞാനിയെ കാണുമ്പോൾ ജനന മരണങ്ങൾ ഉള്ളവനായിട്ടാണ് കാണുന്നത്. തത്വത്തിലതൊന്നും ഒട്ടില്ലതാണ്. പിന്നെ അവിടെ ഇതിനെല്ലാം സമാനം പറയുന്ന എന്തിനാണ്? പാപത്തെ കൂട്ട് പിടിച്ചിട്ടാണ് പ്രാരബ്ധം. അപ്പൊ സർവപാപ വിനർമുക്തി എന്ന് പറയുന്ന ഇവിടെയുണ്ട്, സശരീരത്തോടുകൂടിയിരിക്കുന്നവരിടത്തുമുണ്ട്. എന്നാൽ തത്വം സദാ സർവപാപ വിനർമുക്തവുമാണ്. അപ്പോ സർവപാപ വിനർമുക്തമായ ഒരു ഇടത്തെ കണ്ടെത്തണമെങ്കിൽ ഇവിടെ പോകണം, പരമാത്മാവിന് പോകണം. അതുകൊണ്ടാണ് പറയുന്നത് നാസ്തി തസ്യ സമം. അതിന് സമമായിട്ടില്ല, മറ്റൊന്നും തന്നെ ഇല്ല. പരമാത്മസമമായി മറ്റൊന്നും തന്നെ ഇല്ല. ഭൗതിക വികാരങ്ങളോടുകൂടിയിരിക്കുന്ന പ്രാപഞ്ചികമായ ഒന്നിനും തന്നെ അതിന് തുല്യമായി ഒന്നും പറയാനില്ല. അതുകൊണ്ട് പരമാത്മാവ് തന്റെ ഫോട്ടോ നോക്കിയിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. ശുദ്ധാബദ്ധം. പരമാത്മ സ്വരൂപം അങ്ങനെ, അത് സർവപാപ നിവൃത്തമാണ്. അതാണ് ഇവിടെ പറയുന്നത്. സർവപാപ അഗമശ്ച, സർവപാപ നിവൃത്തി പരമാത്മനേവ ശ്രീയതേ, പരമാത്മാവിൽ നീങ്ങുന്നുണ്ട്. ആത്മാ അപഹതപാത്മാ അവിടെ പറയുന്നു. ഏതൊരു സ്വരൂപമാണോ പാപശൂന്യമായിരിക്കുന്നത്, ആത്മാ ഏതൊരു സ്വരൂപമാണോ അപഹതപാത്മാ പാപരഹിതമായിരിക്കുന്നത്, പാപരഹിത സ്വരൂപമായിരിക്കുന്നത് ഇത്യാദി. തഥാ ചാക്ഷുഷേ പുരുഷേ, ഇനി ചാക്ഷു പുരുഷനെ കുറിച്ച് പറയുമ്പോഴും പറയുന്നു. എന്തുകൊണ്ട്? അത് ആദിത്യ പുരുഷൻ തന്നെയാണ്, അതുകൊണ്ട് പറയുന്നു. തത് സാമ, തത് ഉക്തം, തത് യജഹു, തത് ബ്രഹ്മ. ഇത് സാമാധ്യാത്മകത നിർദ്ധാരയതി. എങ്ങനെയാണോ ആദിത്യ പുരുഷൻ സർവാത്മാവായിരിക്കുന്നത്, അതുപോലെ ഈ അക്ഷിപുരുഷനും സർവാത്മാവാണ്. ആ സർവാത്മഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവൻ തന്നെയാണ് ഇർക്കായിരിക്കുന്നത്, അവൻ തന്നെയാണ് യജസ്സായിരിക്കുന്നത്, അവൻ തന്നെയാണ് സാമമായിരിക്കുന്നത്, അവൻ തന്നെയാണ് ഉക്ത മന്ത്രങ്ങളായിരിക്കുന്നത് എന്നിങ്ങനെ അവിടെ പറയുന്നു. സഹജ പരമേശ്വര ശിവപദ്ധ്യ, അത് പരമേശ്വരനെ സാധ്യമാണ്. താൻ ഈ പരിച്ഛിന്നമായ ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ വേറെയാണ്, ഞാൻ നീ വേറെയാണെന്ന് കരുതുന്ന എനിക്ക് എങ്ങനെ പരമേശ്വരഭാവം വരും? അത് ഈശ്വരഭാവം വരത്തില്ല. ഒരാൾക്ക് പറയാൻ കഴിയും പരമാവധി എന്താണോ, ഈ കേവല ശരീര അഭിമാനിയായിരിക്കുന്ന ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെയല്ല, എന്റെ പരമാർത്ഥ സ്വരൂപം അത് ആ പരമാത്മ സ്വരൂപമാണ് എന്ന് പറയാം. മറിച്ച് ഞാൻ സ്വയം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കർത്താവായിരിക്കുന്ന പരമാത്മാവാണെന്ന് പറയാൻ പറ്റില്ല. അവന് പറയാൻ പറ്റില്ല ഞാൻ തന്നെയാണ് ഇർക്കാവായും സമമായും യജസ്സായും ഇരിക്കുന്നത്, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ആർക്ക് ഈ ശരീരം അഭിമാനിക്കും? പക്ഷെ ഇവിടെ അങ്ങനെയാ പറയുന്നത്. ഇതെന്താണ്? ശരീര അഭിമാനിയായ യോഗിയല്ല എന്നർത്ഥം. എന്താ യോഗി ശരീരാഭിമാനി എന്ന് പറയുന്നത്? ഈ ശരീരത്തെ ആശ്രയിച്ച് ഒരുപാട് ക്ലേശങ്ങൾ യോഗി അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ട്. എന്തിനാണ്? ഈ അണിമാതി ഐശ്വര്യങ്ങളെ പ്രാപിക്കാൻ. അതെല്ലാം ശരീരത്തെ ആശ്രയിച്ചാ ചെയ്യുന്നത്, കായകൽപ്പ സേവകളും എല്ലാം. ഇതെല്ലാം ചെയ്തിട്ടാണ് അവസാനം നേരത്തെ പറഞ്ഞ കർമ്മ ഉപാസനകളെല്ലാം ഈ ശരീരത്തെ ആശ്രയിക്കാതെ എങ്ങനെ ചെയ്യും? ശരീരശുദ്ധിക്ക് ശരീരത്തെ ആശ്രയിക്കണം, ശരീരക്ഷമതയ്ക്ക് ശരീരത്തെ ആശ്രയിക്കണം, അങ്ങനെ പല കാര്യങ്ങൾക്ക് ശരീരത്തെ ആശ്രയിക്കണം. ശരീരാഭിമാനം കൂടാതെ ഇങ്ങനെ ശരീരത്തെ ആശ്രയിക്കും. സ്ത്രീ പുരുഷ ഭേദം കൂടാതെ ഇങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കും ആ ബോധമില്ലാതെ. അതെല്ലാം ആവശ്യമാണ്. ഇത്തരം ബോധങ്ങളോടുകൂടി കർമ്മം ചെയ്യുന്ന ഒരു കർമ്മ ഉപാസനകൾ ചെയ്യുന്ന ഒരു യോഗി, ആ യോഗിക്ക് ശരീരാഭിമാനത്തെ എങ്ങനെ പൂർണ്ണമായും ത്യജിക്കാൻ കഴിയും? അതുമാത്രമല്ല, യോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരാദികൾ സത്യത്വ ബുദ്ധിയാണ്. മൂന്ന് കാലത്തിലും ഇതൊന്നും തന്നെ ഇല്ല എന്നുള്ള പരമാർത്ഥ ബോധമല്ല. അപ്പൊ പരമാർത്ഥമല്ലാത്തയിൽ പരമാർത്ഥ ബോധത്തോടുകൂടിയിരിക്കുന്ന യോഗിക്ക് ഇതിൽ നിന്നെങ്ങനെ മുക്തനാകാൻ കഴിയും? നല്ലവൻ സംസാരിയാണ്, അവനൊരിക്കലും എന്താണ് സ്വയവൈർ തസ്സാമ തത് ഉക്തം തത് യജു തത് ബ്രഹ്മ എന്നുള്ള സർവാത്മഭാവം സാധ്യമല്ല. സജ പരമേശ്വരസ്യ ഉപപദ്യതേ, പരമേശ്വര തത്വം അങ്ങനെയാണ്. എന്തുകൊണ്ട്? പരമേശ്വര തത്വമാണ് ഇതെല്ലാമായിരിക്കുന്നത്. പരമേശ്വരന് അങ്ങനെ ഒരു അഭിമാനത്തിന്റെ ആവശ്യമില്ല, ആ തത്വം തന്നെ ഇതെല്ലാമായിരിക്കുന്നു. ഇവിടുത്തെ എങ്ങനെയാണോ ഘടകളശാദി രൂപത്തിൽ ഇരിക്കുന്നത് അതുപോലെ സർവകാരണത്വ സർവാത്മകത്വ രൂപത്തെ അതിന് യുക്തി പറയുന്നു. അത് സർവകാരണമായിരിക്കുന്നുണ്ട്, അത് സർവാത്മകമായിരിക്കുന്നു. അത് തന്നെയാണ് സർവവുമായി മാറിയത്, അതുകൊണ്ട് അത് സർവസ്വരൂപമായിരിക്കുന്നു. അത് പരമേശ്വരനെ യോജിക്കും. ഇവിടെ കേവലം യോഗാഭ്യാസം ചെയ്യുന്നവനത് യോജിക്കത്തില്ല. ജീവൻ തന്നെയാണ്, ജീവൻ കഷ്ടപ്പെടുന്നു. നമ്മൾ പറയുന്നു ഒരുപാട് തപസ്സുകളൊക്കെ ചെയ്തു, ജീവൻ തപസ് ചെയ്യുന്ന എന്താണ്? അണിമാദ്യശ്വരങ്ങളെ പ്രാപിക്കാൻ വേണ്ടി. മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന സിദ്ധികൾ നേടാൻ വേണ്ടിയിട്ട്. സിദ്ധികൾ എന്തിനാ നേടുന്നത്? മറ്റുള്ളവരെ അച്ചടിപ്പെടുത്താൻ, അമ്പരപ്പിക്കും. അതിനുവേണ്ടി ദേഹാഭിമാനത്തോടുകൂടി പ്രവർത്തിച്ചാലേ അതുണ്ടാകത്തുള്ളൂ, സിദ്ധി ഉണ്ടാകത്തുള്ളൂ. അതുണ്ടായാലേ മറ്റുള്ളവരത് കണ്ട് അതിശയിക്കത്തുള്ളൂ, അവർ പറയത്തുള്ളൂ ഇയാൾ മഹാനാണ്, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് യോഗിയുടെ സ്ഥിതി. അതല്ല സഹജ പരമേശ്വരസ്യ ഉപദ്ധതി, മറിച്ച് സർവാത്മഭാവം സർവകാരണമായിരിക്കുന്നത് കൊണ്ടുവരുന്ന ആ സർവാത്മഭാവം. ഇവിടെ പറയുന്ന തത്വജ്ഞാനിയുടെ സർവാത്മഭാവത്തെക്കുറിച്ചും തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? തത്വത്തിൽ നിന്ന് ഒന്നും അന്യമല്ല എന്നറിയുന്നത് കൊണ്ട് പറയുന്നു ഇവിടെ തത്വജ്ഞാനിയിൽ സർവാത്മഭാവമുണ്ട്. സർവേശ്വരന് സർവാത്മഭാവം വരുന്നത് എങ്ങനെ? ആ സൃഷ്ടി ആ തത്വത്തിൽ നിന്ന് അന്യമായതുകൊണ്ട്, അന്യമല്ലാത്തതുകൊണ്ട് ആണ് സർവകാരണത്വ സർവാത്മകത്വത്തെ. പൃഥിവി അഗ്നിയാദ്യാത്മകേച അതിദൈവതം ഋക്സാമേ വാക് പ്രാണാദ്യാത്മകേച അധ്യാത്മം അനുക്രമ്യാഹ. അവിടെ അതിദൈവതമായ സർവാത്മഭാവമാണ് അത്. പൃഥിവിയായിരിക്കുന്നു, അഗ്നിയായിരിക്കുന്നു, വായുവായിരിക്കുന്നു, ആകാശമായിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ തന്നെ പറയുന്നത് യജസ്സാമ ഉക്തരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഈ ശരീരത്തിലേക്ക് വന്നാലോ വാക് പ്രാണാദ്യാത്മഹേ, അത് വാക്കായിരിക്കുന്നു, പ്രാണനായിരിക്കുന്നു. അധ്യാത്മം ഇതിനെ അധികരിച്ചുള്ള സർവാത്മഭാവം അനുക്രമ്യ, അത് ഇത്രയുള്ളൂ. അതായത് ഏകമായ ചൈതന്യം വിഭിന്ന ഉപാധികളിലിരിക്കുന്നു. ഉത്കൃഷ്ടമായ ദിവ്യമായ മായ ഉപാധികളിൽ ഇരുന്നു കൊണ്ട് മായാപരിണാമങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനോട് അനന്യമായി ഇരുന്നു കൊണ്ട് സൃഷ്ടി സംഹാരങ്ങൾ അത് നിർവഹിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാലോ ഈ ശരീരത്തിൽ അക്ഷിപുരുഷനായി സ്ഥിതി കൊണ്ട് തന്നെ ഇതിനോട് ബന്ധപ്പെട്ട സർവത്തോടും താതാമ്യപ്പെട്ടിരിക്കുന്നു. സർവാത്മഭാവത്തിലിരിക്കുന്നു. ഇവിടെ എന്താണ്? വാക് പ്രാണാദി രൂപത്തിലിരിക്കുന്നു. ഈ ഇവിടെ വന്ന ഈ ചൈതന്യം തന്നെയാണ് വാഗായും പ്രാണനായും എല്ലാം സ്ഥിതി ചെയ്യുന്നത്, തസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അധ്യാത്മം അനുക്രമ്യ തസ്യ എർക്ക് സാമച ഗോഷ്ണു പറയുന്നു. ഗേഷ്ണു മുട്ട് സന്ധികളാണ് എർക്ക് സാമങ്ങളെല്ലാം. എങ്ങനെയാണ് ഈ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പരസ്പരം കൂടിച്ചേരുന്ന സന്ധികൾ വരുന്ന അതുപോലെ ഇർക്സാമാദികളിലാണ് ഇതിന്റെ സന്ധികളാണ്. അധിദൈവതം തഥാധ്യാത്മമപി അമുഷ്യ ഗേഷ്ണു ഗേഷ്ണു ഇതി ഈശ്വരന്റെ സന്ധികൾ തന്നെയാണ് ജീവന്റെ ഈ സന്ധികൾ. രണ്ടും തമ്മിൽ അഭേദമായി പറയുന്നു. തച്ഛ സർവാത്മനമായ ബുദ്ധി ഈ പറയുന്നതെല്ലാം ഇതെല്ലാം നമ്മളവിടെ വിശദീകരിച്ചാണ്. പരമാത്മാവിനെ ചേരത്തുള്ളു, യോഗിക്കതൊന്നും ചേരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ അടുത്ത് പറഞ്ഞത് ഇമേ വീണായം ഗായന്തി ഏതും തേ ഗായന്തി തസ്മാ തേ ധനസനേഹ പറയുന്ന ആരാണോ ഈ വീണ ഉപയോഗിച്ച് പാടുന്നത് അവർ പരമാത്മാവിനെയാണ് സ്തുതിക്കുന്നത്. ആ ഗാനങ്ങളെല്ലാം പരമാത്മസ്തുതിയാണ്. അതുകൊണ്ടെന്താണ് തേ ധനസനേഹ അവരെല്ലാം സമ്പന്നന്മാരാണ് എന്നുവെച്ചാൽ പരമാത്മാവ് ഐശ്വര്യയുക്തനാണ്. ഐശ്വര്യയുക്തനായ പരമാത്മാവിനെ സ്തുതിക്കുന്നവനും ഐശ്വര്യയുക്തനായി തീരുന്നു, സമ്മാന്യുക്തിയാണ്. അപ്പൊ എന്തിന് വേണ്ടിയാണോ ഭഗവാനെ സമീപിക്കുന്നത് അത് ഭഗവാനിൽ നിന്ന് കിട്ടുന്നു. ആ തത്വമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നു വീണ വായന അത് പരമാത്മാവിനെ സ്തുതിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അവന് പരമാത്മാവിൽ നിന്ന് അതിന്റെ ഫലത്തെ കിട്ടുന്നു. അവൻ പരമാത്മാവിൽ നിന്ന് അവൻ സ്തുതിക്കുന്നത് ധനസമ്പത്തിന് വേണ്ടിയാണെങ്കിൽ ആ സമ്പത്ത് അവന് കൈവരുന്നു. അതാണ് പറഞ്ഞത് ധനസനേഹ എന്ന് പറഞ്ഞു. അതിന് മറ്റു വിഘ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നുകൂടെ കൂട്ടിച്ചേർക്കണം. അതാണ് ഇമേ വീണായം ഗായന്തി ഏതം തേ ഗായന്തി വീണയിൽ ഗാനം ചെയ്യുന്നവർ തേ ഏതം ഗായന്തി പരമാത്മാവിനെയാണ് അവർ വാഴ്ത്തുന്നത്. തസ്മാത്തെ ധനസനേഹ അതുകൊണ്ടവരെല്ലാം സമ്പന്നന്മാർ. സമ്പത്തിന് വേണ്ടി വാഴ്ത്തിയ സമ്പത്ത് വരും. അപ്പൊ സമ്പത്തിൽ നിന്നും വിരക്തനായിരിക്കുന്ന സന്യാസിയാണ് പരമാത്മാവിനെ സ്തുതിക്കുന്നതെങ്കിൽ അവൻ സമ്പത്ത് വരത്തില്ല. അവന് സ്വാമിമാർക്കൊക്കെ സമ്പത്തുള്ളത് അവരതിനുവേണ്ടി സ്തുതിച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ നിന്നെല്ലാം വിരക്തനായ ആളാണെങ്കിൽ അതൊന്നും വരത്തില്ല. ആഗ്രഹിച്ചാലേ ഇതൊക്കെ വരത്തുള്ളൂ. പിന്നെ കടുത്ത പാപം ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചാലും വരത്തില്ല. ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ വരും. അതൊക്കെ വേണമെന്ന് മനസ്സിൽ തോന്നിയാൽ മതി. അതാണ് പരമാത്മാവിനെ സ്തുതിക്കുന്നതിന്റെ ഫലവും അവിടെ പറഞ്ഞിരിക്കുന്നു. നീ നിച്ച ലൗകികേഷു ഈ ഗാനേഷു അസീവ ഗീയമാനത്വം ദർശിച്ചു. അപ്പോ ലൗകികമായ ഗാനങ്ങളിലും, ലൗകിക ഗാനം എന്ന് പറഞ്ഞാൽ ലൗകികന്മാരായ ആൾക്കാരുടെ ഗാനത്തിലും ആ പരമാത്മാവിനെയാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിന്റെ ഫലമുണ്ടാകുന്നു. അത് ലൗകികേഷു ഈ ഗാനേഷു എന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞു? കാരണം വേദം അലൗകികമായ ഗാനമാണ് അവിടെ പരമാത്മാവിനെ സ്തുതിക്കുന്നു. അതുപോലെ ലോകത്തിൽ ഉള്ള ഗാനങ്ങൾ ലൗകികമാണ്, അതിലും പരമാത്മാവിനെ സ്തുതിക്കുന്നു. തച്ച പരമേശ്വര പരിഗ്രഹേ ഘട്ടത്തെ, അങ്ങനെ സ്തുതിക്കുക, സ്തുതി കൊണ്ട് ഐശ്വര്യങ്ങൾ പ്രാപ്തമാവുക എന്ന് പറയുന്നതെല്ലാം പരമേശ്വരനെ സംബന്ധിച്ചാലേ ചോദിക്കത്തുള്ളൂ. കാരണം ഇവിടെ ചാന്തോക്യത്തിൽ ഈ ഹിരണ്യപുരുഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് തൊട്ടടുത്താണ് പറയുന്നത്. എന്താണ് വീണ വായിക്കുന്നവരെല്ലാം ആ ആദിത്യ പുരുഷനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോ അത് പരമാത്മാവിന് മാത്രമേ യോജിക്കത്തുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ ആദിത്യ പുരുഷനെ പരമാത്മഭാവത്തിൽ സ്തുതിച്ചാലേ പറ്റൂ. അപ്പൊ പരമാത്മഭാവത്തെ സ്തുതിക്കുന്നതിന് ഇന്നത് തന്നെ വേണമെന്നില്ല. അതുകൊണ്ടല്ലേ മനുഷ്യൻ കല്ലും മണ്ണും കരികെട്ടെ എല്ലാം വെച്ചിട്ട് സ്തുതിക്കുന്നത്. എന്തു വെച്ച് സ്തുതിച്ചാലും ശരി, അവന്റെ സ്തുതി എങ്ങനെയായിരിക്കണം? പരമാത്മഭാവത്തിലായിരിക്കണം. അതെന്ത് വയ്ക്കുന്നു ഒന്നും വിഷയമൊന്നുമില്ല. ചാണകം പോലും വെച്ചിട്ട് സ്തുതിക്കുന്നില്ലേ? സ്തുതിച്ചു കഴിഞ്ഞാൽ ഗണപതി പരമാത്മഭാവത്തിലാണ് സ്തുതിക്കുന്നതെങ്കിൽ അതിന് ഫലം കിട്ടുന്നു. പിന്നെ മനുഷ്യനെ സ്തുതിച്ചാൽ ഫലം കിട്ടാതിരിക്കും. വേദത്തിലാണെങ്കിൽ പിന്നെ ഇങ്ങനെയല്ല, ഒരളും ഉലക്കയും എല്ലാം ഏതിനാണോ പ്രാർത്ഥിക്കും, അതാണ് ഇവിടെ ലൗകികം എന്ന് പറഞ്ഞു. ഏതിലൂടെയും പരമാത്മാവിനെ സ്തുതിക്കാം, സ്തുതിച്ചാൽ ഫലവും ഉണ്ടാവും. പറയുന്നത് തച്ച പരമേശ്വര പരിഗ്രഹ ഘട്ടത്തെ, അത് തന്നെ ഗീതയിലും പറഞ്ഞു, യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിത തത്തദേവാവഗച്ഛത്വം മമ തേജോംസ സംഭവം. നമ്മൾ ചർച്ച ചെയ്തതാണ് വിഭൂതി പറയുന്നു, പശു വിത്താദി വിഭൂതി. ശ്രീ കാന്തിശോഭ, ഊർജിതത്വം ബലം, ഊർജിതം അവിടെ പറഞ്ഞിരിക്കുകയാണ്. വിഭൂതി ശ്രീ ഊർജിതം മായിട്ടുള്ള തദ്യുക്തം സത്വം, യത് സത്വം ഇത്രയുള്ളതായിട്ടുള്ളത്. സത്വങ്ങൾ ഏതൊക്കെയുണ്ടോ, സത്വം എന്ന് വെച്ചാൽ വസ്തു, വ്യക്തി, എതിനെടുക്കാം. എന്തൊക്കെ? പശു വിത്താദി രൂപത്തിലുള്ള വിഭൂതികൾ, ശ്രീ ശോഭ, കാരണം സാധാരണ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യമാണ്. ഇവിടെ വിഭൂതിയിൽ ഐശ്വര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് വിഭൂതി ഐശ്വര്യമായിട്ടെടുക്കുന്നു, ശ്രീയെ ശോഭയായിട്ടെടുക്കുന്നു, ഊർജിതത്വത്തെ ബലമായിട്ടെടുക്കുന്നു. ഇതെല്ലാം യുക്തമായിട്ടുള്ള സത്വം ഏതൊക്കെയുണ്ട് അതിന്നൊന്നും പറയുന്നില്ല. എവിടെയായാലും ശരി, എവിടെ ഇതെല്ലാം പ്രകടമായി കാണുന്നുണ്ടോ, മദംശയോ അതെല്ലാം മദംശമാണ്, പരമാത്മാവിന്റെ അംശമാണ്. അവിടെ മതം എന്ന് പറയുന്നു പരമാത്മാവായിട്ടും അതിന്റെ അംശമായിട്ടും എടുക്കുന്നു, ബാക്കിയുള്ളതിനെല്ലാം. ഐശ്വര്യാദികൾ ഇവിടെ പ്രകടമാകുമ്പോൾ അതെല്ലാം പരമാത്മാംശമെന്ന് പറയുമ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നാണ്. ഐശ്വര്യത്തെ കൊണ്ട് അസൂയപ്പെട്ടാൽ എന്താ കാര്യം? അത് പരമാത്മാവിനോടുള്ള അസൂയാണ്, അതുകൊണ്ട് വിശേഷമൊന്നുമില്ല. ഇത് ഭഗവത്ഗീത ദർശന. അതുകൊണ്ട് വിശിഷ്ടമായതെല്ലാം ഇവിടെ കാണുന്നു, ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതെല്ലാം പരമാത്മാംശത്തിലാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. പരമാത്മാംശം എന്ന് പറയാൻ കാരണം ഈ ലോകത്തിൽ ഈ ഭാവവികാരങ്ങൾക്ക് അധീനമായിരിക്കുന്ന ഈ ലോകത്തിൽ, ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പരമാത്മാവിന്റെ അംശത്തെ ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞു പരമാത്മാംശം എന്ന് പറഞ്ഞു. പരമാവിന്റെ പൂർണ്ണതയെ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലോക ദൃഷ്ടി വിടണം, ഐശ്വര്യാദി ദൃഷ്ടി അവിടെ വിടണം. മറിച്ച് ഐശ്വര്യാദി ദൃഷ്ടിയോടുകൂടി ഇരിക്കുന്ന ഒരുവൻ വളരെ ആശ്ചര്യത്തോട് ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഐശ്വര്യങ്ങളെല്ലാം പറഞ്ഞാൽ അത് പരമാംശം അതിൽ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നു. അതാണ് ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പം വിഭൂതികളെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് പരമാത്മാവിനെ ചേരത്തുള്ളൂ, അല്ലാതൊന്നും ഇവിടെ കർമ്മ ഉപാസനകളിലൂടെ ആദിത്യ ലോകത്തെ പ്രാപിച്ച ഒരു യോഗിയിലല്ല എന്നാണ്. പിന്നെ ലോകകാമ ഈശ്വരത്വമപി നിരങ്കുശം ശ്രീയമാണം പരമേശ്വരം ഗമേരി. അവിടെ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിന് മേലോട്ടുള്ള ലോകങ്ങളെല്ലാം ഞാനാണ് ഭരിക്കുന്നത്. അതാണ് ലോകകാമ ഈശ്വരത്വം നിരങ്കുശം പറയുന്നു. അന്യ അനധീനം, അത് പരമാത്മാവിന് മാത്രമുള്ള കാര്യമാണ്. നിരങ്കുശമൊന്നുമില്ല, അന്യ അനധീനമായ, അന്യത്തിന് അധീനമാകാതെ യോഗിക്ക് അത് പറ്റത്തില്ല. അന്യത്തിന് അധീനമായ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എവിടെയെങ്കിലും. ചില കാര്യങ്ങൾക്ക് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാൻ, പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല. ചില സ്ഥലത്ത് വരുമ്പോൾ ഒന്നും അന്യത്തിന് അധീനമായി പോകും. ഇവിടെ ഇപ്പം ഇരിക്കാം, എണീക്കാം, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മറ്റു ചില അസ്വാതന്ത്ര്യങ്ങൾ വരും എനിക്ക്. എന്തുകൊണ്ട്? എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അന്യ അധീനമാണ്. യോഗിയെ സംബന്ധിച്ചു അങ്ങനെ തന്നെ, ഒരുപാട് ശക്തി വിശേഷങ്ങളൊക്കെ സ്വാധീനിച്ചു കഴിഞ്ഞു, പക്ഷെ വീണ്ടും അവശേഷിക്കുന്നു പലതും സ്വാധീനിക്കാൻ. അവശേഷിക്കുമ്പോൾ എന്തോന്നു? അന്യ അധീനമായി. ഈശ്വരൻ അങ്ങനെയല്ല, നിരങ്കുശമാണ്, ശ്രൂയമാണ്. ശ്രുതി പറയുന്നു പരമേശ്വരം എന്നെ ബോധിപ്പിക്കുന്നു, എവിടെയാണോ അന്യ അധീനമായ എന്ന് വെച്ചാൽ സർവതന്ത്ര സ്വതന്ത്രമായ സർവവും തനിക്ക് അധീനമാണ്. തന്റെ ഇച്ഛയ്ക്ക് അധീന അപ്പുറമല്ല ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സർവവും തനിക്ക് വിധേയമാണ്, തനിക്ക് വിധേയമല്ലാത്ത ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ട്? തന്റെ സൃഷ്ടിയാണ് ഭൂതങ്ങളെല്ലാം, അത് തനിക്ക് വിധേയമാണ്. ദിഗ്ദേശകാലങ്ങളെല്ലാം തനിക്ക് അധീനമാണ്. അതാണ് ഈശ്വരന്റെ സ്ഥിതി. യോഗിക്കത് കഴിയുമോ? യോഗി സ്വയം എന്ത് ചെയ്യുന്നു? വികാരപ്പെട്ടു പോകുന്നു, എല്ലാത്തിനും അധീനമായി തീരുന്നു. അതുകൊണ്ട് അതല്ല. അപ്പൊ അവിടെ എന്താണ് ഇവിടെ പരമേശ്വര തത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതല്ല. ഈശ്വര തത്വം